ബ്രഹ്മസൂത്രസംഗ്രഹഭാഷ്യം അധ്യായം 1 പാദം 2 അധികരണം 7 സൂത്രം 31 വൈശ്വാനര അധികരണം. ഇത് ചാന്ദോഗ്യത്തിലെ ആത്മാനമേവ ഏവം വൈശ്വാനര സംപ്രതി അധ്യേഷി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗത്ത് യസ്തു ഏതം ഏവം പ്രാദേശമാത്രം അഭിവിമാനം ആത്മാനം വൈശ്വാനരോപാസ്തേ എന്ന് തുടങ്ങുന്ന മന്ത്രമാണ്. അവിടെ വൈശ്വാനരസ്യ മൂർധേവ സുതേജ ചക്ഷുർ വിശ്വരൂപ പ്രാണ പ്രതിവർമ്മ സന്ദേഹോ ബഹുളോ വസ്തുരേവ രവി രവി പൃഥിവിയേവ പാദോ. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇവിടെ ഉപാസന ഈശ്വര ഉപാസനയാണെന്ന് സിദ്ധാന്തം. അപ്പൊ അതില് മറ്റധികരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടിവിടെ മൂന്നാചാര്യന്മാരുടെ പേരുകൂടി സൂത്രത്തിൽ വന്നു. ജൈമിനി, ആശ്മരഥ്യൻ, ബാദരി. അടുത്ത സൂത്രത്തിൽ വീണ്ടും ജൈമിനിയുടെ പേര് വരുന്നുണ്ട്. ഈ സൂത്രം രചിക്കുന്ന കാലത്ത് തന്നെ ഈ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ പല ആചാര്യന്മാരുടെ പേരിവിടെ പരാമർശിക്കുന്നു. ഈ ഭാഷ്യകാരൻ മാത്രമല്ല ഇങ്ങനെ പൂർവപക്ഷവും സിദ്ധാന്തവും എല്ലാം ഉണ്ടാക്കിയത്, അതതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ആ സൂത്ര രചനയുടെ കാലത്ത് തന്നെ ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സൂത്രത്തിന് ഭാഷ്യങ്ങളുണ്ടായി പലത്. അത് കഴിഞ്ഞിട്ടാണ് ശങ്കരാചാര്യരുടെ ഭാഷ്യം ഉണ്ടാകുന്നത്. അപ്പൊ പലതരത്തിലുള്ള ചർച്ചകൾ ഇവിടെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് എന്താണിതിൽ, എന്താണ് ഇവിടുത്തെ വിഷയം, എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അത് ഉപാസനയാണെങ്കിൽ തന്നെ എന്താണ് എന്നിങ്ങനെ അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നതിൽ രണ്ട് സൂത്രമാണ്. അതിന് വിശേഷിച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മറ്റു ഭാഗങ്ങളിലും. ചാന്ദോഗ്യൽ മാത്രമല്ല, വാചസ്വനീ ബ്രാഹ്മണത്തിനും വ്യാപാരശാഖയിലുമെല്ലാം ഇതേ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. സമ്പത്ത് നിമിത്താവാസ്യ പ്രാദേശമാത്ര ശ്രുതി. ഇനി ഇതും ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പ്രാദേശം വൈശ്വാനരന്റെ ശിരസുദ്ധലോകമാണ്. ഇങ്ങനെ ചില അവയവങ്ങളെ ദേശത്തെ കാണിക്കുന്നത്, ചില പ്രദേശങ്ങളെ കാണിക്കുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. മുമ്പ് പറഞ്ഞു തന്നെയാണ് അത് മറ്റ് ശാഖകളിലും അത് വരുന്നു. ചാന്ദോക്യം മാത്രമല്ല എന്നിവിടെ കാണിക്കുന്നു. തഥായി സമാന പ്രകടനം വാചസനേ ബ്രാഹ്മണം ദ്വിപ്രവൃതിയിൽ പൃഥ്വി പര്യന്താൻ ത്രൈലോക്യാത്മ വൈശ്വാനരസ്യ അവയവാൻ അധ്യാത്മ മൂർധപ്രദേശു ഉച്ചുക പര്യന്തേഷു ദേഹ അവയവേഷു സമ്പാദയൻ പ്രാദേശമാത്ര സമ്പത്തിയും പരമേശ്വരസ്യ ദർശിയ. ഇത് തന്നെയാണ് വാചസനേ ബ്രാഹ്മണത്തിൽ ചാന്ദോക്യത്തിൽ വന്നതുപോലെ ദുലോകം തുടങ്ങി പൃഥ്വി വരെ ഈ വൈശ്വാനരന്റെ അവയവങ്ങളെ കാണിക്കുന്നു. അവിടെ അല്പം കൂടി വ്യത്യാസമുണ്ട്. അത് തന്നെ ഉപദേശിക്കുന്ന ആൾ സ്വന്തം ശരീരത്തിനും കാണിക്കുന്നു. എങ്ങനെയാണോ ദേവ സുവിദിത അഭിസമ്പന്നാഹ തഥാനുവ യഥാൻ ഭക്ഷ്യാമി പറയുന്നു. ദേവന്മാര് മുമ്പ് ഈ വൈശ്വാനെ ഉപാസിച്ചിരുന്നു. അങ്ങനെ അഭിസമ്പന്നാഹ, അവര് സ്വയം വൈശ്വാനൊരു സ്വരൂപമാണ് എന്ന് അവരെ തന്നെ സ്വയം കരുതിക്കൊണ്ട് അവർ ഉപാസിച്ചിരുന്നു. വൈശ്വാനരന്റെ ശിരസാണ് ദ്വിലോകം എന്നും മറ്റും. സഹോവാച മൂർധാനം ഉപദേശനുവാച യേശവ ആതിഷ്ഠ വൈശ്വാനരീ. അവരും പറയുന്ന ഇതാണ്, എന്താണ് വൈശ്വാനരന്റെ മൂർധാവ് ദ്വിലോകമാണ്. ചക്ഷുഷ ഉപദേശനുവാച യേശവൈ സുതേജ വൈശ്വ. അവിടെ പറയുന്ന സ്വന്തം ഉപദേശിക്കുന്ന ആള് സ്വന്തം മൂർധാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക ഇതുപോലെയാണ് ദ്വിലോകം വൈശ്വാനരന് മൂർധാവായിരിക്കുന്നത്. കണ്ണുകളെ ചൂണ്ടിക്കാണിച്ച് പറയുന്നു, ഓരോ അവയവങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു. ഇതുപോലെയാണ് സ്വകീയ ചക്ഷുഷി ദർശൻ, തന്റെ കണ്ണനെ കാണിച്ചിട്ട് പറയുന്നു എന്താ യേശുവേ സുതേജ സൂര്യു വൈശ്വാനരസ്യ ചക്ഷു. ഇതുപോലെയാണ് വൈശ്വാനരന്റെ ചക്ഷു. തന്റെ നാസികയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു ഇതുപോലെയാണോ ആ വൈശ്വാനരന്റെ പ്രാണൻ. ഇങ്ങനെ ആധ്യാത്മികവും ആധിദൈവികവുമായ രണ്ട് ഭാഗങ്ങളെ അഭേദമായി ഉപദേശിക്കുന്നത് മറ്റ് ശ്രുതികളിലും കാണുന്നുണ്ട്. ഇത് പറയുന്നത് എന്തിന്? അതുകൊണ്ടിവിടെ വൈശ്വാനര ഉപാസനയാണ്. ചക്ഷുഷി ഉപദേശനുവാ ജേഷവൈ സുത്തേജ വൈശ്വാനരീതി. നാസിക ഉപദേശനുവാ ജേഷവൈ പൃഥക് പത്മ വൈശ്വാനരീതി. മുഖ്യം ആകാശം ഉപദേശനുവാ ജേഷവൈ ബഹളോ വൈശ്വാനരീതി. മുഖ്യാപ ഉപദേശൻ ഉവാ ജേഷവൈ രൈ വൈശ്വാനരീതി. ചുബുകം ഉപദേശനുവാ ജേഷവൈ പ്രതിഷ്ഠ വൈശ്വാന. ഇതൊക്കെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ഈ ആധ്യാത്മികമായി തന്റെ ശരീരത്തിൽ എങ്ങനെയാണോ ഈ അവയവങ്ങൾ, അതുപോലെ വൈശ്വാനരിലും ഇതുപോലെ തന്നെ അവയവങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ അഭിന്നമായി ഉപാസിക്കുക എന്ന് ചുബുകം ഇത്തി അധര മുഖഫലകം ഉച്ചത്. ചുബുകം എന്ന് പറയുന്നത് താടി. അങ്ങനെ മൂർധാവ് തുടങ്ങി താടി വരെ, മൂർധാവ് തുടങ്ങി പാദങ്ങൾ വരെ ഉള്ള ഉപാസനകൾ മറ്റു ഭാഗങ്ങളും നിർദ്ദേശിക്കുന്നു. ചാന്ദോക്യത്തിൽ മാത്രമല്ല, യദ്യപി വാചസ്നേഹൗര അധിഷ്ഠത്വ ഗുണ സമാമനായത് ആദിത്യസ്യ തുജേതസ്സു തേജസ്തു ഗുണം. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആദിത്യനോരിടത്ത് സുതേജസ്സായി പറഞ്ഞെങ്കിൽ ഇവിടെ ധവന് അധിഷ്ഠത്വ ഗുണം. ഇങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ചാന്ദോഗ്യപ്പിനുണായ ആദിത്യസ്യ വിശ്വരൂപം. ചാന്ദോഗ്യവും വാചസനയുമായിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും തഥാപി നയതാവത വിശേഷേണ കിഞ്ചിത് ഹീയത്തെ പ്രാദേശമാത്ര ശ്രുതേ അവിശേഷ സർവശാഖ പ്രത്യേകത്വച്ച സമ്പത്തി നിമിത്തം പ്രാദേശമാത്ര ശ്രുതിയും യുക്തധരാം ജൈമിനിരാചാര്യവും മന്യത്തെ. ഇവിടെ മുമ്പ് പറഞ്ഞിട്ട് തുടർച്ചയായിട്ട് പറയുന്നത് എന്താണ്? ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ദേശങ്ങളെ കാണിച്ചിരിക്കുന്നത്. വൈശ്വാനരുടെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള വിവരണങ്ങളിലെല്ലാം ചെറിയ വ്യത്യാസം വരും, ഛന്ദോഗ്യത്തിനും വാചസ്നേഹത്തിനും. പക്ഷേ എല്ലാ ശാഖകളിലും ഇവിടെ വൈശ്വാനരുടെ ഉപാസനയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് വിശേഷിച്ചൊന്നും വരുന്നില്ല. മറ്റൊരു ശാഖയുമായിട്ടുള്ള ഒന്ന് താരതമ്യം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് അല്പം വ്യത്യാസപ്പെടുത്തി അടുത്തു വരുന്നു. ആമനന്ദിച്ച ഏനം അസ്മിൻ, ആമനന്ദിച്ച ഏനം പരമേശ്വരം അസ്മിൻ മൂർധ ചുപകാന്തരാളെ ജാപാലാഹ. ഇനി ജാപാല ശാഖയിൽ ഇതേ കാര്യം തന്നെ വരുന്നുണ്ട്, അല്പം വ്യത്യാസപ്പെടുത്തി. ഇവിടെ പ്രധാനമായി ചർച്ചയെന്ന് എന്താണ്? മൂർധാവും താടിയും. ഈ ഇത് ഇടയ്ക്കുള്ള കാര്യങ്ങളെ കുറിച്ചുകൂടെ ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ യേശു അനന്തോ അഭ്യക്താത്മാസു അഭിമുക്തി പ്രതിഷ്ഠിത രീതി. അവിടെ പറയുന്ന ഈ അനന്തനും അവ്യക്തനുമായിരിക്കുന്ന ആത്മാവിനെ അവിമുക്തനിൽ ഉപാസിക്കണം എന്നാണ്. അവിമുക്തൻ എന്ന് വെച്ചാൽ ജീവൻ. ഈ പരമാത്മാവിനെ എവിടെ ധ്യാനിക്കണം എന്ന് ചോദിക്കുമ്പോൾ വ്യാപാരന്മാർ പറയുന്നതാണ് ഇതിനെ തന്നിൽ തന്നെ ധ്യാനിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയും അവയവങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. ഈശ്വരനെ തന്നിൽ തന്നെ ധ്യാനിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു, സോ അവിമുക്ത കസ്മിൻ പ്രതിഷ്ഠിത. അവിമുക്തൻ എന്ന് പറഞ്ഞാൽ ജീവൻ. ശരി, ജീവൻ എവിടെയാണ് ധ്യാനിക്കേണ്ടത്? കാരണം ഈശ്വരനെ തന്നിൽ ധ്യാനിക്കണമെന്ന് പറയുമ്പോൾ തന്നെ എവിടെ ധ്യാനിക്കണം? തന്നെ ധ്യാനിക്കുന്ന ഒരു ആലംബനം വേണ്ടേ? വരണായാം നാസ്യാം ച മധ്യേ പ്രതിഷ്ഠിത. അത് വാരണാസിയിലാണെന്ന് പറയും. അങ്ങനെ പറയുന്നതിന് പകരം പറയുന്നത് എന്താണ്? അത് വരണയുടെയും നാസിയുടെയും മധ്യത്തിലാണ്. വരണെന്നും നാസിയെന്നും പറയുന്ന രണ്ട് നദികളാണ്. പക്ഷേ ഇവിടെ പറയുന്ന അർത്ഥത്തിലല്ല, വരണയുടെയും നാസിയുടെയും മധ്യത്തിലാണ്. പിന്നെ ചോദിക്കുന്ന കാവ്യ വരണ കാച്ച നാസി. എന്താണ് വരണ എന്ന് പറയുന്നത്? എന്താണ് നാസി? ഈ ജീവനെ ഉപാസിക്കേണ്ട, ധ്യാനിക്കേണ്ട വരണയും നാസി എന്താണ്? അതിന്റെ മധ്യത്തിലാണല്ലോ എല്ലാ ഉപാസനയെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ പറയണം. തത്ര യേശാമേവ നാസികാം വരണനാസീതി നിരിച്യ സർവാണി ഇന്ദ്രിയകൃതാനി പാപാനി വരേ രീതി സവരണ. നീ നാസികയും ഭ്രൂവും ഇവിടെ ചേർന്ന ആ ഭാഗത്തിനാണ് ഇവിടെ പറയുന്നത് വരണനാസി എന്ന് പറയുന്നു. പുരികവും നാസികയും ചേർന്ന ഭാഗം. അതവിടെ ശ്രുതി തന്നെ തന്നെ നിർവചിക്കുന്നു. ഇതെല്ലാം കൂടി ചേരുന്ന ഭാഗം, അതിൽ വരണാം നാസീതി നിരിച്ചയ സർവാണി ഇന്ദ്രിയകൃതാനി പാപാനി വരേതീതി സവരണ. ഈ പറയുന്നു, ഈ ഇവിടെ ധ്യാനിക്കാൻ പറയുന്നത് ഈ പുരികങ്ങളും നാസിയും കൂടി ചേരുന്ന ഭാഗം ഭ്രൂമധ്യം. ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കാൻ പറയുന്നു, ഉപാസിക്കാൻ പറയുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ ഒരു വിശേഷം പറയുന്നു, ഇന്ദ്രിയകൃതമായ എല്ലാ പാപങ്ങളെയും അത് നശിപ്പിക്കുന്നു ആ ധ്യാനം. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് മനസ്സിന്റെ സഹായത്തോടുകൂടി ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തിടത്തും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അത് പാപത്തിനും പുണ്യത്തിനും എല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജീവൻ ഈ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് ഈ സംസാരത്തിൽ ചരിക്കുന്നത് കൊണ്ട് പാപങ്ങൾ, ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് പാപങ്ങൾ ചെയ്യും. അപ്പൊ ആ പാപങ്ങളെല്ലാം നശിക്കുന്നതിന് വേണ്ടി ഇവിടെ പറയുന്നു ആ ഭ്രൂമധ്യത്തിൽ ഈ ജീവനെ ധ്യാനിക്കുക. അപ്പൊ വരണ നാസി എന്ന് പറയുന്നത് ഈ പുരിക കൊടികളെയും നാസികയും ചേർത്തിട്ടാണ്. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭ്രൂമധ്യമാണ്. അവിടെ ധ്യാനിക്കുക എന്ന് പറയുന്നത്. എന്തിനു? ജീവൻ പരമാത്മാവിനെ ജീവനിൽ ധ്യാനിക്കണം, ജീവനെ ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കണം. അതുകൊണ്ട് സർവദോഷങ്ങളും സർവപാപങ്ങളും നശിക്കുന്നു. പുണ്യരാമനന്ദി കഥമസ്യ സ്ഥാനം ഭവതി. അപ്പം അങ്ങനെ ഈ ജീവന്റെ സ്ഥാനം, ജീവന്റെ സ്ഥാനം ഏതാണ്? ജീവന്റെ സ്ഥാനം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ചിലടത്ത് പറയും ഹൃദയമാണെന്ന് പറയും, ചിലടത്ത് പറയും മൂർധാവാണെന്ന് പറയും, ചിലടത്ത് പറയും ഇവിടെ പറയുന്നത് ഭ്രൂമധ്യമാണ്. ഇതിലേതാ ജീവന്റെ സ്ഥാനം? ഇതെല്ലാം എന്താണ്? ഉപാസിക്കുന്നതിന് ധ്യാനിക്കുന്നതിനുള്ള സ്ഥാനം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അല്ല, ജീവൻ എവിടെ ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ജീവൻ അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥാനം ഈ ശരീരത്തിലുണ്ട്, അത് ഭ്രൂമധ്യമാണെങ്കിൽ മൂർധാവാണെങ്കിൽ ഹൃദയം എന്നുള്ള രീതിയിലല്ല. അപ്പൊ പറയുന്നു ആ സ്ഥാനത്തിൽ ധ്യാനിക്കാം. അതുകൊണ്ടുള്ള വിശേഷത കൂടെ പറഞ്ഞു. സർവാൻ ഇന്ദ്രിയകൃതാൻ ദോഷാൻ മാരേ രീതി വരണ ഭ്രൂ. പുരികങ്ങൾക്ക് പേര് വന്ന് വരണ എന്ന് പേര് വന്ന് എന്തുകൊണ്ട്? സർവപാപങ്ങളെയും വാരേരി ഇല്ലാതാക്കുന്നു. സർവദോഷാൻ നാശേ രീതി നാസി നാസിക നാസിക. അതുകൊണ്ട് സർവദോഷങ്ങളെയും നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേരുന്ന ഈ ഭാഗത്തിന്റെ പ്രത്യേകതയുണ്ട് ഭ്രൂമധ്യം എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അവിടെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ശ്രുതി എന്ന് പറയുന്നു, ജീവൻ അവിടെ ഉപാസിച്ചു കഴിഞ്ഞാൽ തയോർ മധ്യേവി വിശേഷ ജീവസ്യ സ്ഥാനം വരിച്ച് കഥമ എവിടെയാണ് കഥമസ്യ സ്ഥാനം ഭവതി, എവിടെയാണ് ഈ ജീവന്റെ സ്ഥാനം എന്ന് പറയുന്നു. ഭ്രൂവോർ ഘ്രാണസ്യ സന്ധിഹി, അവിടെ വ്യക്തമായും പറയുന്നു രണ്ട് പുരികങ്ങളുടെയും നാസികയുടെയും ആ സന്ധി. സയവ ദിലോകസ്യ പരസ്യച സന്ദർഭവതി, അതാണ് പറയുന്നു ദിലോകസ്യ പരസ്യച സന്ധി. ദിലോകത്തിന്റെയും സ്വർഗത്തിന്റെയും പരസ്യ ബ്രഹ്മലോകത്തിന്റെയും സന്ധിയാണ്. സന്ധി എന്ന് വെച്ചാൽ അങ്ങനെ സന്ധിയാണെന്ന് ഭാവന ചെയ്യുക, ഉപാസിക്കുക, ജീവനെ ഉപാസിക്കേണ്ട സ്ഥാനത്ത് നിർദ്ദേശിച്ചു. അതുകൊണ്ടാണ് ആ ശ്രുതിയിൽ അങ്ങനെ വന്നതാണ് പിൽക്കാലത്ത്. പിന്നീട് അത് ഭ്രൂമധ്യ ധ്യാനമായിട്ട് പ്രചാരം കിട്ടിയത് ശ്രുതി പറഞ്ഞിട്ടുള്ള തന്നെയാണ്. ഗീതയിലും മറ്റും പറയുന്നുണ്ടല്ലോ, അവിടെ നാസികാഗ്രഹം എന്ന് പറയുമ്പോൾ മൂക്കിന്റെ തുമ്പാണോ അതോ പിന്നെ ഭ്രൂമധ്യമാണോ എന്നൊക്കെ ചർച്ച വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ശ്രുതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ ധ്യാനിക്കാൻ, അവിടെ ജീവന്റെ ധ്യാനമായി അത് സ്വർഗത്തിന്റെയും ബ്രഹ്മലോകത്തിന്റെയും സന്ധ്യയാണ്. ഇത്തരം ഭാവനകളോടുകൂടി മനസ്സിനെ അവിടെ ഇത്തരം ഭാവനകൾ വയ്ക്കുക, അവിടെ മനസ്സിനെ അവിടെ ഉറപ്പിക്കുക. മനസ്സിനെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഭാവനകൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ജീവന്റെ സ്ഥാനമാണ്, ജീവൻ അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നെല്ലാം മറ്റു. ഇതാണ് ഭ്രൂവോർ പ്രാണസ്ഥിതിയ സന്ധി സ ഇവ ദിലോകസ്യ പരസ്യ സന്ധി. ഇവിടെ പറയുന്നുണ്ട് അത് ജീവന്റെ സ്ഥാനം എന്നുള്ളതിനൊക്കെയല്ല, അങ്ങനെ ഭാവന ചെയ്യുന്നു. ജീവൻ അവിടെയാണോ ഇരിക്കുന്നത്, വേറെ ഒരിടത്താണോ ഇരിക്കുന്നത് എന്നുള്ള വിഷയമുണ്ട്. ധ്യാനിക്കുന്നവൻ അങ്ങനെ ധ്യാനിക്കുന്നു. അവന്റെ ധ്യാനിക്കുക എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാവനയാണ്. ആ മനസ്സിന്റെ ഭാവന കേന്ദ്രീകരിക്കുന്ന സ്ഥാനം ഭ്രൂമധ്യം. അപ്പൊ ഇവിടെ ഇതിപ്പോ എടുത്തു പറഞ്ഞ എന്തുകൊണ്ട്? കാരണം ഇങ്ങനെ സ്ഥാനങ്ങളെ ഉപാസനയ്ക്ക് വേണ്ടി സ്ഥാനങ്ങളെ നിർദ്ദേശിക്കുന്നത് ഛന്ദോഗ്യത്തിന് മാത്രമല്ല, വാചസ്നേഹത്തിലുണ്ട്, ജാപാല ശാഖയിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ടെന്നാണ്. തസ്മാത് ഉപന്ന പരമേശ്വരെ പ്രാദേശം മാത്ര ശ്രുതി. അതുകൊണ്ട് ഈശ്വരൻ ഇങ്ങനെ ഓരോ സ്ഥാനങ്ങൾ നിർദ്ദേശിക്കുന്നു ഈശ്വര ഉപാസനയ്ക്ക്, അത് ശ്രുതിയിൽ സർവസാധാരണമാണ്. അതുപോലെ തന്നെ അഭിവിമാന ശ്രുതി. അഭിവിമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകാത്മത്വ അഭിപ്രായം. അങ്ങനെ ധ്യാനിക്കുമ്പോൾ തന്നെ അത് താനായി ഭാവന ചെയ്യണം, വൈശ്വാനരൻ താൻ തന്നെയാണ്. പ്രത്യേകാത്മതയാ സർവൈ പ്രാണിഭീർ അഭിവിമീയത അഭിവിമാന. പ്രത്യേക സ്വരൂപമായി സർവപ്രാണികളും ഗ്രഹിക്കേണ്ട സർവജീവന്മാരും പ്രത്യേക സ്വരൂപമായി ഗ്രഹിക്കുന്നത് അതാണ് വൈശ്വാനരൻ. അതുകൊണ്ടാണ് അതിന് അഭിവിമാനം എന്ന് പേര് വന്നത്. വിമീയതയെ ഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ അഭിഗതോവായം പ്രത്യേകാത്മത്വ വിമാനസ്ഥ മാനവയോഗ. അഭിഗതം എന്ന് പറഞ്ഞാൽ അത് സർവവ്യാപിയാണ്. വിമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനവയോഗം. അതിന് പ്രത്യേകിച്ച് അളവുകളും കണക്കുകളും തൂക്കങ്ങളും ഒന്നുമില്ല. അതുകൊണ്ടാണ് അഭിമാനം, മാനമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ വൈശ്വാനരൻ. അതുകൊണ്ടാണ് അതിനെ അഭിവിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അഭിവിമിമീതെ സർവം ജഗത്കാരണത്വ, ജഗത്തിന്റെ കാരണമായതുകൊണ്ട് സർവത്തെ സൃഷ്ടിക്കുന്നത്. അഭിവിമിമീതെ സർവത്തെ സൃഷ്ടിക്കുന്നത്, അതുകൊണ്ടാണ് അഭിവിമാനം എന്ന് പറഞ്ഞു വൈശ്വാനരൻ. സർവവ്യാപിയാണ്, അതെല്ലാ മാനങ്ങൾക്കും ഉപരിയാണ്, സർവത്തെയും സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ അഭിവിമാനം എന്ന് പറഞ്ഞു ശ്രുതി. തസ്മാത് പരമേശ്വരോ വൈശ്വാനരേ. അതുകൊണ്ട് ഈ രണ്ട് സൂത്രങ്ങളിലും വിശേഷമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ആ താല്പര്യത്തെ പറയുകയാണ്. അതുകൊണ്ട് പരമേശ്വരൻ എന്ന് പറയുന്നത് ആണ് വൈശ്വാനരൻ. അതുകൊണ്ട് ഇവിടെ ചാന്ദോഗ്യത്തിൽ ഈ പ്രദേശത്ത് പറഞ്ഞിരിക്കുന്നത് വൈശ്വാനര ഉപാസന എന്നാണ് വ്യാസന്റെ പക്ഷം. അത് തന്നെയാണ് ആശ്മരത്യൻ, ജൈമിനി തുടങ്ങിയ ആചാര്യന്മാരുടെയും ഇത് തന്നെയാണ് അഭിപ്രായം എന്ന് പറയുകയാണ്. അടുത്തത് ദ്വിതീയ പാദത്തിൽ ദ്വിഭുവാദ്യധികരണം. ദ്വിഭുവാദി ആയുധനം സ്വശബ്ദാത്. ഇതും ഉണ്ടാകത്തില്ല ഒരു മന്ത്രത്തെ കുറിച്ചുള്ള വിചാരമാണ്. ഇതും പഴയതുപോലെ തന്നെയാണ്, അതിന് സാദൃശ്യമുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പം കൊടുത്തുകൂടി കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യുന്നു. വിപുലമായി തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഉപാസനയാണ് പ്രധാനമായി വരുന്നത്. പക്ഷെ അതിനോടനുബന്ധിച്ച് തന്നെ ബ്രഹ്മതത്വത്തെക്കുറിച്ചും പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതം ശ്രീയതേ യസ്മിൻ ദ്യോഹു പൃഥിവി ച അന്തരീക്ഷം ഊതം മനസ്സഹ പ്രാണൈശ്ച സർവൈ തമേ വേഗം ജാനഥ ആത്മാനം അന്യാ വാചോ വിമുഞ്ചഥ അമൃതശേഷ സേതു ഹീതി. ഈ മന്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. യസ്മിൻ ദ്യോ പൃഥിവി അന്തരീക്ഷം ഊതം, ഏതൊരു തത്വത്തിലാണോ ദ്വിലോകവും പൃഥിവിയും അന്തരീക്ഷവും, ദ്വിലോകത്തിനും പൃഥിവിക്കും ഇടയ്ക്കുള്ള സ്ഥലം, ഓതമായിരിക്കുന്നത്, സമർപ്പിതമായിരിക്കുന്നത്. സമർപ്പിതമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് സമർപ്പിതം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ആശ്രയിച്ചിരിക്കുക എന്നുള്ളത്. എന്തിനെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത്? ആശ്രയിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് ആശ്രയം വരുന്നത്? ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ നിന്നും വേറിട്ടൊരു നിലയില്ല. അങ്ങനെ വരുമ്പോഴാണ് ആശ്രയം എന്ന് പറയുന്നത്. വസ്ത്രം നൂലിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. സ്വർണം മരത്തിനെ, സ്വർണം ആഭരണം സ്വർണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊന്നും സ്വതന്ത്രമായൊരു നിലയില്ല. അതാണ് സമർപ്പിതം, ആശ്രിതം എന്ന് പറയുന്നു. ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ ഈ പ്രപഞ്ചം ഏതൊന്നിനെയാണോ ആശ്രയിച്ചിരിക്കുന്നത് ആ തത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓതമായിരിക്കുന്നത്. ഓതപ്രോതം എന്ന് ചിലടത്ത് പറയും. ഇവിടെ തന്നെ അർത്ഥം പറയുമ്പോൾ പറയും എന്താണത്? ആരോപിതമായിരിക്കുന്നതെന്നും പറയും. അത് ആരോപിതമായിരിക്കുന്നു എന്ന് പറയുന്നത് ഇതെല്ലാം ഏതെന്തിനെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത് അതാണ് പരമാർത്ഥം. ആശ്രയിച്ചിരിക്കുന്ന ഈ പൃഥ്വി, ദ്വിലോകങ്ങൾ, അന്തരീക്ഷം ഇതെല്ലാം പരമാർത്ഥം എന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥമാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ അർത്ഥം പറയും, ആരോപിതമായിരിക്കുന്നത്. മനഃസഹ പ്രാണിശ്ച സർവേഹി, അത് സമഷ്ടിയിൽ ഇങ്ങനെ എല്ലാം സമർപ്പിതമായിരിക്കുന്ന ഏതൊരു തത്വത്തിലാണോ അതുപോലെ ഇവിടെ വൃഷ്ടിയിലും പ്രാണന്മാര്, മനസ്സ്, ഇതെല്ലാം ഇന്ദ്രിയങ്ങൾ, പ്രാണന്മാരെന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ എടുക്കുന്നു, ഇതെല്ലാം ഏതൊരു തത്വത്തിലാണോ സമർപ്പിതമായിരിക്കുന്നത്. തം ഏവ ഏകം ജാനഥ ഇവിടെ പറയുന്നു. ആ ഒന്നിനെയാണ് അറിയേണ്ടത്, ആ തത്വത്തെയാണ് അറിയേണ്ടത്. ആ തത്വത്തെയാണ് അറിയേണ്ടതെന്ന് പറയുമ്പോൾ ശ്രുതിയിലൂടെ അറിയേണ്ടതെന്ന് അർത്ഥം. ഇവിടെ ശ്രുതിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. തമേ ഏതൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു ആ തത്വത്തെ അറിയണം. ആത്മാനം ആ തത്വത്തെ കുറിച്ച് പറയുന്നു. അതെന്താണ്? ആത്മാവാണ്. ഇവയുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നതാണ്, ഇവയുടെ എല്ലാം പരമാർത്ഥ സ്വരൂപമായിരിക്കുന്നതാണ്. അതിനെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി. ശ്രുതിയിലൂടെ ആ ഏകമായ തത്വത്തെ അറിയണം. അടുത്തു പറയുന്നു അന്യ വാചോ വിമുഞ്ചഥ. ശ്രുതി അല്ലെങ്കിൽ വേദം എന്ന് പറയുന്നത് ഇത് മാത്രമുണ്ടല്ലോ. പറയുന്നു അന്യ വാച, ബാക്കി വാക്കുകൾ ശ്രുതി ഉദ്ദേശിച്ചാണ് പറയുന്നത്. മറ്റു വാക്കുകളെല്ലാം വിമുഞ്ചത ഉപേക്ഷിക്കുക. അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് വാക്യങ്ങളെ, ശ്രുതി വാക്യങ്ങളെ ആശ്രയിക്കേണ്ട കാര്യമുണ്ട്. മറ്റ് വാക്യങ്ങളെ ആശ്രയിക്കുന്നതിന് വേണ്ടി കർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ, ഉപാസനകളെ കുറിച്ചുള്ള മനസ്സിലാക്കാൻ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്. ശ്രുതിയിൽ മറ്റൊന്നും പറയുന്നില്ല. വൈദികന്മാരുടെ മര്യാദ അനുസരിച്ച് ശ്രുതിയിൽ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് തത്വത്തെക്കുറിച്ച് പറയും, മറ്റൊന്ന് കർമ്മത്തെക്കുറിച്ച് പറയുന്നു, മറ്റൊന്ന് നാനാതരത്തിലുള്ള ഉപാസനകളെക്കുറിച്ച് പറയുന്നു. ഇന്ന് പലരും പറയുന്നുണ്ട് ശ്രുതിയിൽ പല കാര്യങ്ങളും പറയുന്നു, പക്ഷെ മുമ്പ് അങ്ങനെ കരയിരുന്നില്ല. അതിൽ നാനാതരത്തിലുള്ള കർമ്മങ്ങൾ, കർമ്മങ്ങളുടെ ഫലം, കർമ്മങ്ങളുടെ വിധാനങ്ങൾ, അതിൻ്റെ അധികാരികൾ, അതുപോലെ ഉപാസനകൾ, ഈ പറയുന്നതാണ് അന്യോ അന്യവാച ബാക്കി വാക്കുകളെന്ന് പറയുന്നു. അതിനെല്ലാം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പറയുന്ന നമ്മുടെ സംഭാഷണവുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ലായിരുന്നു. സംസാരിക്കാതിരിക്കണമെന്നല്ല ഇത് പറയുന്നു. നമ്മുടെ സംഭാഷണം നിർത്തുക. ഇനി വേറെ ഭാഗങ്ങളിലും പറയും. നാനോധ്യായാൻ ബഹു ശബ്ദാൻ, ഇവിടെ തന്നെ അത് നിരന്തരം ഗുരുമുഖത്ത് നിന്ന് വേദം കേൾക്കുക, ചൊല്ലി നാവിൽ ഉറപ്പിക്കുക, വീണ്ടും അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഈ അഭ്യാസം. വൈദികന്മാരുടെ പ്രധാനമായ അഭ്യാസം ഇതാണ്. അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത്. അപ്പം നിരന്തരം ഈ അഭ്യാസത്തിൽ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ, പിന്നെ മുമ്പ് പറഞ്ഞു തമേവ ഏകം ജാനഥ, ആ ഏകമായ തത്വത്തെ അറിയാൻ കഴിയത്തില്ല. കാരണം ഇതൊരു അനുഷ്ഠാനമാണ്. വേദ കാരണം വേദം തന്നെ വിധിച്ചിരിക്കുന്നു സ്വാധ്യായ പ്രമാധിതവ്യം, സ്വാധ്യായത്തിൽ നിന്നൊരിക്കലും വഴിതെറ്റിപ്പോകരുത് എന്നാണ്. അപ്പൊ ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം വേദാധ്യയനം പൂർത്തിയായി, സമാവർത്തനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് തുറന്നുകൊണ്ട് തന്നെ ഇരിക്കണം, സ്വയം അഭ്യസിക്കാനും മറ്റുള്ളവരെ അഭ്യസിപ്പിക്കാനും. ഒരാളുടെ മുഴുവൻ സമയവും ഇത് ഈ അനുഷ്ഠാനത്തിലാണ്, വേദാധ്യയനം അധ്യാപനം. അപ്പൊ അത് പറയുന്നു, അത് പാടെ ഉപേക്ഷിക്കുക, അങ്ങനെ ഒരു പണിയേ വേണ്ട. വേദാധ്യയനത്തെ ഉപേക്ഷിക്കുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്യവാചോ വിമുഞ്ചത്, പിന്നെന്താണ്? അതിൽ ആ തത്വത്തെ അറിയുക, തത്വത്തെ അറിയുന്ന ഭാഗം മാത്രം. അപ്പൊ വേദത്തിൽ ഉപനിഷത്തൊഴികെയുള്ള ഭാഗങ്ങളൊന്നും വേദമേ അല്ല. വൈദികന്മാർ പറയുന്നത് അങ്ങനെയല്ല. വൈദികന്മാരെന്ന് വെച്ചാൽ കർമ്മകാണ്ഡികൾ, അവർ പറയുന്നത് കർമ്മകാണ്ഡ ഒഴികെയുള്ള ഭാഗങ്ങളൊന്നും വേദമേ അല്ല, ഉപനിഷത്തൊന്നും വേദമല്ലെന്ന് പറയും. കർമ്മത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നവർ, അത് വേദത്തിൽ വരുന്ന ഭാഗമല്ല, അത് അധ്യയനം ചെയ്യേണ്ട കാര്യമില്ല. തിരിച്ച് ഇവിടെ ഏകമായ തത്വത്തെ അറിയണമെന്ന് പറയുമ്പോൾ പറയും, അതൊന്നും വേദമേ അല്ല, അത് ഉപേക്ഷിക്കുക. ശ്രവണ മനനങ്ങളെന്ന് പറയുന്ന ഏതിന്റെ? ഉപനിഷത് ഭാഗത്തിന്റെ മാത്രം മതി. രണ്ടും തമ്മിലെ വ്യത്യാസം. ഇന്നും അങ്ങനെ പറയുന്നവരുണ്ട്. ആർക്കാണോ കർമ്മത്തിൽ താല്പര്യം അവർ പറയും ഉപനിഷത്തൊന്നും വേദഭാഗമേ അല്ല, വേദം എന്ന് പറയുന്നത് കർമ്മമാണ്. അവിടെ നിത്യാഗ്നിഹോത്രം പോലെയുള്ള കാര്യങ്ങൾ പറയുന്നു, അതെന്ന് ചൊല്ലാനുള്ളതാണ്, എന്നും അനുഷ്ഠിക്കാനുള്ളതാണ്, മരണം വരെ അത് ചെയ്യണം, അന്ത്യേഷ്ടി കർമ്മം നടക്കുന്നതുവരെ ചെയ്യണം. ഇവിടെ പറയുന്നത് ഉപേക്ഷിക്കുക. അന്യവാചോ വിമുഞ്ചത, ഇത് സാധാരണ നമ്മുടെ വർത്തമാനമായിട്ട് ബന്ധമില്ലാന്നും മനസ്സിലാക്കണം. അവിടെ ഒന്നുകൂടി പറഞ്ഞു, എന്താണ് അമൃതസ്യ ഏഷസേതുഹു, ഏതൊന്നിനെയാണോ അറിയേണ്ടത് അത് അമൃതത്തിന്റെ മോക്ഷത്തിന്റെ സേതുവാണ്. സേതു എന്ന് പറയുന്നത് സാധാരണ അണക്കെട്ടാണ്, രാമസേതു എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഉണ്ടാക്കിയ അണക്കെട്ട് രാമസേതു. ആ സേതു പോലെയാണ് ഇത്, മോക്ഷത്തിന്റെ സേതുവാണ്. സേതു എന്ന് പറഞ്ഞാൽ അതിൽ കൂടി നടന്ന് മറുകര എത്താം, പിന്നെ അത് വിഭജിക്കുന്നു, സമുദ്രത്തെ രണ്ടാക്കി വിഭജിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അനന്യ അനാത്മവാച വിമുഞ്ചത, അനാത്മവാക്ക്. അനാത്മവാക്കെന്ന് പറയുന്നത് ശ്രുതിയിലെ അനാത്മവാക്ക്, അത് ഉപേക്ഷിക്കുക. വിശേഷണ നിശേഷം തേജധ എന്നാണ്. ഇവിടെയാണ് സംശയം വരുന്നത്, അമൃതസ്യ ഏഷസേതു, ഇത് മോക്ഷത്തിന് സേതുവാണെന്ന് പറഞ്ഞു. അത്ര ഏതേത്, ദ്വിപ്രവൃതിയാം ഓതത്വവചനാത് ആയതനം കിഞ്ചിത് അവഗമ്യതേ തത്കിം പരബ്രഹ്മസ്യ ആഘോഷിത് അർത്ഥാന്തരം വിധി സന്ദേഹ്യതേ. ഇവിടെ പറഞ്ഞു, ദ്വിപ്രഭൃതിയാം ഓതത്വവചന, ദ്വിപ്രഭൃതികളെല്ലാം സമർപ്പിതമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് സംശയം ഉണ്ടാകുന്നു, ഇതിനെല്ലാം ഒരായതനം, ഒരു അധിഷ്ഠാനം, ഒരാശ്രയം, ഏതെന്തിലാണോ ഇതെല്ലാം സമർപ്പിതമായിരിക്കുന്നത് അങ്ങനെ ഒന്ന് വേണം, അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. ആയതനം കിഞ്ചിത് അവഗമ്യത എന്ത്, ഒരാശ്രയം വേണം ഇതിനുണ്ട്, ജഗത്തിന്റെ ഒരു ആശ്രയം വേണം. തത്കിം പരബ്രഹ്മ, അതെന്താണ്? പരബ്രഹ്മമാണോ? സദാഹോസിത് അർത്ഥാന്തരം, മറ്റെന്തെങ്കിലും വസ്തുവാണോ? അതാണ് സന്ദേഹം. തത്ര അർത്ഥാന്തരം കിമപ്പി ആയതനം സ്യാദി പ്രാപ്തം, പൂർവ്വപക്ഷി പറയുന്നു മറ്റെന്തെങ്കിലും ആകാം ഒരാശ്രയം, ബ്രഹ്മം തന്നെ എന്തിനാകണം? എന്തുകൊണ്ട് ബ്രഹ്മം? കാരണം ഇവിടെ വ്യക്തമായി പറഞ്ഞു തമേവ ഏകം ജാനഥ, ഏകമായ ആ ഒന്നിനെ അറിയൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കൃത്രിമമായി ഇതിന് സംശയത്തെ ഉണ്ടാക്കണം പറയുന്നു. സംശയം കൃത്രിമമല്ല, ന്യായമായി സംശയമുണ്ട്. കസ്മാത്, എന്തുകൊണ്ട് ഇത് അമൃതത്തിന് മോക്ഷത്തിന് സേതുവാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ സംശയം വന്നത്. അപ്പൊ ഇത് മോക്ഷത്തിൽ നിന്ന് വേറിട്ടാണല്ലോ, അപ്പൊ അത് വിശദീകരിക്കേണ്ടി വരുന്നു, വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. എന്താണ് ഇതും മോക്ഷവും തമ്മിലുള്ള ബന്ധം? സേതു എന്ന് പറയുമ്പോൾ എന്താ ദോഷം? പാരവാൻഹി ലോകേ സേതു പ്രഖ്യാത. സേതു എന്ന് പറഞ്ഞാൽ എന്താണ്? മറുകരയുള്ള ഒന്നാണ്, ഈ കരയിൽ നിന്നും നടന്ന് മറുകരയിൽ ചെല്ലുന്ന ഒന്നാണ്. അപ്പൊ സേതുവിനെ സംബന്ധിച്ച് മറുകരയുണ്ട്. പാരവാൻ എന്നുവെച്ചാ പരസ്യ ബ്രഹ്മണ പാരവത്വം സഖ്യം അഭ്യുബന്ധം. ഇവിടെ ബ്രഹ്മത്ത് സ്വയം തന്നെ പറയാണ് അത് പരമാണ്, അതിന് മറ്റൊരു കരയില്ല. അതിന്റെ സ്വയം എന്താണ്? പരമായിരിക്കുന്നു. അപ്പം മറുകര എന്ന് ബ്രഹ്മത്തെ എങ്ങനെ പറയാൻ പറ്റും? ഏതിന്റെ മറുകര? ഏത് സേതുവിലൂടെ നടന്നാണ് അവിടെ എത്തേണ്ടത്? ഇവിടെ മോക്ഷത്തിന്റെ സേതു എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മമല്ല, അതുകൊണ്ട് ബ്രഹ്മം എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, അദ്വൈതി പറയുന്ന എന്താണ്? ബ്രഹ്മം തന്നെ മോക്ഷം. അതിനി ചർച്ച ചെയ്യും. ബ്രഹ്മം പ്രാപകമാണെന്ന് പറയും. അടുത്ത് അതിനൊരു സൂത്രം തന്നെ വരും, പക്ഷെ അവിടെ തന്നെ വിശദീകരിക്കും. പിന്നീട് എന്താണ് പ്രാപകം എന്ന് പറഞ്ഞാൽ? മോക്ഷത്തെക്കുറിച്ച് നമുക്ക് ധാരണകളുണ്ട്. എന്താണ് നേടിയെടുക്കാവുന്നുള്ള ഒന്നാണ്, പ്രാപിക്കാവുന്നുള്ള ഒന്നാണ്, ഈശ്വരൻ തരുന്നതാണ്, ഗുരു തരുന്നതാണ്, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ കാലം കൊണ്ട് കിട്ടുന്നതാണ്. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള വിഭ്രാന്തികളുണ്ട്. അദ്വൈതത്തിൽ എന്താ പറയുന്നത്? മോക്ഷം എന്ന് പറയുന്നത് സ്വരൂപമാണ്. ആരുടെ? ശ്രോതാവിന്റെ സ്വരൂപം. സർവസ്വരൂപമായിരിക്കുന്ന അതാണ് മോക്ഷം. അങ്ങനെ പറയുമ്പോൾ പിന്നെ ഒരു പാലത്തിലൂടെ കിടന്ന് അവിടെ പോകണമെന്ന് പറയുന്നത് അമൃതത്തിന്റെ സേതു എന്ന് പറയുന്നു. അങ്ങനെ ശരിയാകും. അങ്ങനെ പരസ്യ ബ്രഹ്മണ പാരവത്വം സഖ്യം അഭ്യുബന്ധം. എന്തുകൊണ്ട് മോക്ഷസ്വരൂപമായ ബ്രഹ്മത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അനന്തം, അപാരം, അനിക്കര, അക്കര, അങ്ങനെയില്ല. അത് അനന്തമാണ്, അന്തമില്ല. അത് സാക്ഷാത് സ്വരൂപം തന്നെയാണ്. പിന്നെ അതിനെ തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. പിന്നെ മോക്ഷം പ്രാപിക്കാവുന്നതിനുള്ള ബാലിശമായ ചിന്തകളുണ്ട്. അന്ന് അദ്വൈതത്തിൽ സ്വീകാര്യമായ കാര്യങ്ങളല്ല, അവിവേകം കൊണ്ട് അങ്ങനെ സങ്കല്പിക്കുന്ന. ആ വിവേകം മാറുന്നു മാത്രമേ ഉള്ളൂ മോക്ഷം എന്ന് പറഞ്ഞു. ഇത് ശ്രവണാത് അർത്ഥാന്തരച്ചായതിനെ പരിഗ്രഹ്യമാണ് ഈ സ്മൃതി പ്രസിദ്ധം പ്രധാനം പരിഗ്രഹം. ഇനി നിങ്ങൾ പറയണൊരു എന്താണ്? അങ്ങനെ ചെന്നെത്തിച്ചേരേണ്ട ഒരു മോക്ഷസ്ഥാനമുണ്ട്, വൈകുണ്ഠം, കൈലാസം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ അങ്ങനെ ഒരു, അതൊക്കെ പുരാണങ്ങളിലുള്ളത്. അങ്ങനെ ഒരു മോക്ഷസ്ഥാനം പറയുകയാണെങ്കിൽ പ്രധാനത്തെ എടുക്കുക, കാരണം അത് വലിയ ദാർശനികമായ ചർച്ചയ്ക്ക് വിഷയമായൊരു കാര്യമാണ്. ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് പ്രധാനം. കപില മഹർഷി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. വൈകുണ്ഠ കൈലാസം എന്ന് പറയുന്നത് എന്താണ്? പുരാണ ഇതിഹാസങ്ങളിലുള്ള ഭാവനകളാണ്. ഇതങ്ങനെയല്ല, ഇതൊക്കെ ദാർശനികമായ ചർച്ചയ്ക്ക് വിഷയമായതുകൊണ്ടാണ്. ഭാഷ്യകാരൻ പൂർവപക്ഷമായിട്ട് എടുക്കുമ്പോഴും ആദ്യം അതിനെയൊക്കെ എടുക്കുന്നു, ഋഷിമാർ ചർച്ച ചെയ്ത വിഷയങ്ങളെടുക്കും. പിൽക്കാലത്ത് കവികൾ എഴുതിയ വിഷയങ്ങളല്ല. അതുകൊണ്ട് പറയുന്നു, അങ്ങനെയാണെങ്കിൽ അർത്ഥാന്തരച്ചായതിനെ പരിഗ്രഹമാണ്. മറ്റെന്തെങ്കിലും അങ്ങനെ ഒരു സ്ഥാനത്ത് എടുക്കേണ്ടി വന്നാൽ സ്മൃതി പ്രസിദ്ധം പ്രധാനം പരിഗ്രഹിക്കും. സ്മൃതിയിലും മറ്റും പറയുന്ന പ്രധാനത്തെ എടുക്കുക. തസ്യ കാരണത്വം, അതായതിനെ തൂവത്തെ അത് കാരണമാണെന്നും, ദാർശനികന്മാർ പറയുന്നുണ്ട് ജഗത്തിന്റെ സൃഷ്ടിക്ക് കാരണം. ശ്രുതി പ്രസിദ്ധോ വായു സേതനി, വായുവിനെ എടുക്കാം കാരണമായിട്ട്. എന്തുകൊണ്ട്? വായുർമേ ഗൗതമത്വ സൂത്രം വായുനാവാതമസൂത്ര അയം ച ലോക പരസ്തലോക സർവാണി ചൂതാനി സന്ദ്രബ്ധാനി ഭവന്തി ബ്രഹദാരണ്യത്തിൽ പറയുന്നു. ഗൗതമ വായുവാണ് ആ സൂത്രം. എങ്ങനെയാണ് പുഷ്പങ്ങളെയെല്ലാം ഒരു നൂല് പൊരുത്തിരിക്കുന്നത്, അതുപോലെ ഇതെന്താണ്? വായു തന്നെയാണ് ഈ ലോകത്തെയും പരലോകത്തെയും എല്ലാം കൊരുത്ത് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന സൂത്രം. സൂത്രം എന്ന് പറയുന്നത് നൂലെന്ന് കൊടുക്കാം, സൂത്രാത്മാ എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ നൂല് പോലെ പൊരുത്തിരിക്കുന്നതാ ആ വായുവാണെന്ന് എടുക്കാം. വായുവല്ലേ എല്ലാത്തിനെയും നിലനിർത്തിയിരിക്കുന്നു. വായു എന്ന് പറയുന്നത് പ്രാണനാണ്, പ്രാണനെ ആശ്രയിച്ചാണ് എല്ലാം നിലനിൽക്കുന്നത്. അപ്പൊ പ്രാണനെ പരാമർശിക്കുന്നതിന് പ്രാണനല്ല ബ്രഹ്മം, പ്രധാനത്തെ പരാമർശിക്കുന്നത് പ്രധാനമല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വായുരപി വിധാരണത്വ ശ്രവണ ശാരീരോവാ, ഇനി അവസാനം ജീവനുമാകാം. എന്തുകൊണ്ട്? തസ്യ വിഭോക്തൃത്വ ഭോഗ്യം പ്രപഞ്ചം പ്രതി ആയുധനത്വത്തെവം പ്രാപ്തയിതമാഹ. ജീവനും ഇതിനെല്ലാം നിലനിർത്തുന്നു എന്ന് പറയാം. എന്തുകൊണ്ട്? ഈ ലോകം എന്ന് പറയുന്ന ജീവന് ഭോഗ്യമാണ്. ഭോഗ്യം എന്ന് പറയുന്നത് ഭോക്താവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. ഭോക്താവില്ലെങ്കിൽ പിന്നെ ഈ ഭോഗ്യത്തിന്റെ എന്താണെന്നല്ല, ഈ ഭോഗ്യം എന്ന് പറയുന്നത് ഭോക്താവിന് വേണ്ടിയല്ലേ. അപ്പം ഭോഗ്യം ഭോക്താവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുകൊണ്ട് ജീവനാണ് ഈ ലോകത്തെല്ലാം നിലനിർത്തുന്നതെന്നും പറയാം. കാരണം സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറയും ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്തിന്? പ്രാണി കർമ്മവശാത്, ഈ ജീവന്മാരുടെ ഭോഗത്തിന് വേണ്ടി, അവരുടെ സുഖദുഃഖ അനുഭവത്തിന് വേണ്ടി. ഈ ജീവന്മാരുടെ സുഖദുഃഖ അനുഭവത്തിന് വേണ്ടി ആണ് ഈശ്വരൻ ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ഈ ലോകം ഈ ജീവന്മാരെ ആശ്രയിച്ചാണല്ലോ നിലനിൽക്കുന്നത് എന്നും പറയാം. അപ്പോ ഇവിടെ പറയുന്നു ദുഭ്യായതനം, ദുഭ്വാദ്യായതനം, ദ്യുഭു ആണ് ദ്യുഭ്വാദ്യായതനം എന്ന് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വശബ്ദ ദൗശ്ച ഭൂശ്ച ദ്യുഭു ദ്വിലോകും ഭൂലോകും. ദ്യുഭു ആദി യസ്യ തദിദം ദ്യുഭുവാദി, ദ്വിലോകം ഭൂലോകം. പിന്നെ ആദി എന്ന് പറയുന്ന അവിടെ പറയും യസ്മിൻ ദ്യോ പൃഥിവി അന്തരീക്ഷം മന പ്രാണൈ, ഇതെല്ലാം തദ്ദ് അസ്മിൻ വാക്യ ദ്യോ പൃഥിവി അന്തരീക്ഷം മന പ്രാണ ഇതീവ മാത്മകം. ഒന്ന് ബാഹ്യമായി ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞു, ദ്വിലോകം പൃഥ്വിന്നും അന്തരീക്ഷം. പിന്നെ തന്നിലേക്ക് വന്നിട്ട് തന്നിലിരിക്കുന്ന പ്രാണൻ മനസ്സ് ശരീരം ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം ഗ്രഹിക്കാൻ വേണ്ടി അടുത്ത് പറഞ്ഞു. ഏതേത് തസ്മിൻ വാക്യ പൃഥ്വി അന്തരീക്ഷം മനഃപ്രാണ ഇത്യോ ആത്മകം ജഗത് ഓതത്വേന നിർദ്ദേശം. ഇതെല്ലാം എവിടെയാണോ സമർപ്പിതമായിരിക്കുന്നത് ഏതെന്നതിനെ ആശ്രയിച്ച് മാത്രമേ ഇതിന് നിലനിൽക്കാൻ കഴിയുന്നുള്ളൂ. അതിനെ വിട്ടാൽ പിന്നെ ഇതില്ല. ഇതിനാധാരമായിരിക്കുന്ന തത്വത്തെ വിട്ടാൽ ഇതില്ല. അതിന്റെ ആയതനം അങ്ങനെയുള്ള ഈ ജഗത് ഓതത്വേന നിർദ്ദേശം തസ്യായതനം പരംബ്രഹ്മ, അതിന്റെ ആശ്രയത്തെയാണ് ഇവിടെ തത്വം എന്ന് പറയുന്നത്. അതിനെയാണ് മുക്തി മോക്ഷം എന്നെല്ലാം പറയുന്നത്. കുതഹ സ്വശബ്ദ ആത്മശബ്ദ, അവിടെ നേരിട്ട് ആത്മശബ്ദം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂത്രത്തിൽ പറയുന്ന എന്താണ്? ദ്യുഭു ആയ ആദി ആയതനം, ഈ കാണുന്ന സർവപ്രപഞ്ചത്തിന്റെയും ആശ്രയമായിരിക്കുന്നത് ബ്രഹ്മം. അവിടെ കൂടി ചേർക്കണം. എന്തുകൊണ്ട്? സ്വശബ്ദ, അവിടെ ശ്രുതിയിൽ തന്നെ ആത്മശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ? തമേവ ഏകം ജാനത് ആത്മാനം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം ആധാരമായിരിക്കുന്നത് അവിടെ ആത്മശബ്ദം ഉപയോഗിച്ചു താൻ തന്നെയാണ് എന്നാണ്. ഈ ജഗത്തിന് ആധാരമായിരിക്കുന്ന താൻ തന്നെ, അവിടെ തെറ്റിദ്ധാരണ വരരുത്. കാരണം ജീവനാണ് ഇതിന്റെ ആധാരം എന്ന് പറയുന്നതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നു. സാറിന് പറയുന്ന തെറ്റിദ്ധാരണയല്ല ഇവിടെ പറയുന്നത്. എന്താണ്? എന്റെ സങ്കല്പം കൊണ്ടാണ് ലോകം നീക്കുന്നത്, ഞാനാണ് ഈ ലോകത്തെ സങ്കല്പിച്ച് നിലനിർത്തിയിരിക്കുന്നത്, അങ്ങനെയൊന്നും അദ്വൈതത്തിൽ പറയുന്നില്ല. മറിച്ച് അതിനെ നിഷേധിക്കണം. എന്താണ് പറയുന്നത്? ശരീരം ജീവനല്ല ഇതിന്റെ ആശ്രയം. ജീവനെ ആശ്രയമെന്ന് പറയാം. എങ്ങനെ? ഈ ജഗത്ത് മുഴുവൻ ജീവന്റെ ഭോഗ്യവസ്തുവാണ്, താൻ ഭോക്താവാണ്, ഭോഗ്യം ഭോഗത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആ രീതിയിലൊരു ആശ്രയഭാവം പറയാമെങ്കിലും ഈ ജഗത്തിന്റെ അധിഷ്ഠാനമായി, ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരകാരണനായി, ജഗത് കാരണമായ സങ്കല്പമുള്ളവനായി ഒന്നും ഈ ജീവനെ പറയാൻ പറ്റില്ല. അത് ബ്രഹ്മം തന്നെയാണ്. പിന്നെ ഈ ഭോഗ്യം എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ജീവനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് പറയും ഇതൊക്കെ ജീവന്റെ സൃഷ്ടിയാണെന്ന് പറയും. അത് മുഖ്യമായ അർത്ഥത്തിലല്ല. ഇനി എവിടെയെങ്കിലും ജീവനെ ആശ്രയിച്ചാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, ചിലപ്പോൾ അങ്ങനെ പറയില്ല. ചിലപ്പം പറയും എന്നെ ആശ്രയിച്ചാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, ഞാനാണ് ഇതിന്റെ എല്ലാം സൃഷ്ടി സംഹാരകർത്താവെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവനല്ല, മറിച്ച് പരബ്രഹ്മത്തെയാണ്. അപ്പോൾ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന എന്നിൽ പരമസത്യത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. അല്ലാതെ ശാരീരൻ ജീവൻ അല്ല ജഗത്തിന്റെ സൃഷ്ടികർത്താവ്. ജീവന് തന്റെ ദുർബലമായ ഈ സങ്കല്പം കൊണ്ട് ഒരു സൃഷ്ടിയും ചെയ്യാൻ സാധ്യമല്ല. ജീവന് തന്റെ ഈ അല്പജ്ഞത കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അത് അദ്വൈതമല്ല, പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് എന്നാലും വീണ്ടും അതും കൂടെ വന്നിരിക്കുന്നു. അതുകൂടെ ആത്മശബ്ദം അത് പറയാം. ഈ സർവജഗത്തിനും ആധാരമായിരിക്കുന്ന താൻ തന്നെ, താൻ ആര്? പരമാർത്ഥ വസ്തു, സത്യവസ്തു. ഈ നശ്വരമായ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ജീവഭാവമല്ല. ഈ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ജീവഭാവത്തിന് ആധാരമായിരിക്കുന്ന സത്യവസ്തു, അതിനെ പറയാം. അതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും ആത്മശബ്ദം ഉപയോഗിക്കുന്നത്, സ്വരൂപം എന്നുള്ള അർത്ഥത്തിൽ. ആത്മശബ്ദോ ഹിഹ ഭഗവതി, ഇവിടെ ആത്മശബ്ദം ഉണ്ടല്ലോ. തമേവ ഏകം ജാനത ആത്മാനം, ആ തന്റെ സ്വരൂപത്തെ അറിയുക, ബ്രഹ്മമാകുന്ന ആ സ്വരൂപത്തെ അറിയുക, അതിലാണ് ഇത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആത്മശബ്ദശ പരമാത്മ പരിഗ്രഹേ സമ്യക് അവഗതതി. ആത്മശബ്ദം എന്നുള്ളതുകൊണ്ട് ജീവൻ, ആത്മശബ്ദത്തിന് ഞാനെന്നുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ട് ജീവൻ എന്നൊന്നും എടുത്തുള്ളത്. ആത്മാനം, എന്നെ, ആത്മാ, ഞാൻ, ഈ അർത്ഥത്തിലാണ് സാധാരണ സംസ്കൃതത്തിൽ ആത്മശബ്ദം ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ് ആത്മാ എന്ന് പറഞ്ഞാൽ? പരമാത്മ പരിഗ്രഹ, പരമാത്മാ എന്നുള്ള അർത്ഥത്തിലാണ് സമ്യക് അവഗത. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം. എന്നർത്ഥാന്ത പേരുക, വേറെ അർത്ഥങ്ങളെല്ലാം അതിനുണ്ട്. ശരീരം എന്നുണ്ട്, ജീവൻ എന്നുണ്ട്, മനസ്സെന്നുണ്ട്. ആ അർത്ഥമൊന്നും എടുക്കരുത്. സ്വഭാവം എന്നുണ്ട്. ഇവിടെ പരമാത്മാ. അപ്പോൾ പരമാത്മസ്വരൂപനായ തന്നിലാണ്, തന്നെ ആശ്രയിച്ചാണ് തന്നെ, തന്നിലാണ് ഇത് ആശ്രിതമായിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നിൽ ആരോപിതമാണ്, തന്നിൽ കൽപ്പിതമാണ്, പല രീതിയിലും പറയും. ക്വചിത് സ്വശബ്ദേനവ ബ്രഹ്മണ ആയതനത്വം ശ്രൂയതേ. ചില സ്ഥലത്ത് അങ്ങനെയല്ല. ബ്രഹ്മശബ്ദം എന്ന് വെച്ചാൽ ബ്രഹ്മം എന്നുള്ള, ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? സച്ചിദാനന്ദം. ആ സച്ചിത്താനന്ദ ശബ്ദങ്ങളെ കൊണ്ട് തന്നെ ചിലയിടത്ത് പറയും ഈ ജഗത്തിന് ആശ്രയം ബ്രഹ്മമാണ്. സ്വശബ്ദം എന്ന് പറയുന്നതാണ് ബ്രഹ്മത്തിന്റെ വാചകമായിരിക്കുന്ന ശബ്ദങ്ങൾ. ഏത്? സത്ത്, ചിത്ത്, ആനന്ദം. ഇതുകൊണ്ട് പറയും ജഗത്തിന് ആശ്രയമായിരിക്കുന്നത് സത്താനന്ദാണ്. സന്മൂല സ്വമി ഇമാഹ സർവാഹ പ്രജാ സത് ആയത്തനാഹ സത് പ്രതിഷ്ഠാഹ. ചാന്തോദ്യത്തിലെ വിശദമായി ചർച്ച ചെയ്തതാണ്. സൗമ്യ അല്ലയോ പ്രിയപ്പെട്ടവനെ, ഈ മാ സർവാഹ പ്രജാഹ, ഈ സൃഷ്ടികളെല്ലാം, നീയും ഞാനും ഉൾപ്പെടെയുള്ള ഈ സൃഷ്ടികൾ, ശരീരം, ഇന്ദ്രിയം, മനസ്സ്, വിഷയരൂപത്തിലുള്ള ഈ സൃഷ്ടികളെല്ലാം തന്നെ എന്താണ് സത് ആയതനാഹ സത്തെന്ന് പറയുന്ന ഒരു ആശ്രയത്തെ ആശ്രയിച്ചിരിക്കുന്നവയാണ്. സത്തെന്ന് പറഞ്ഞ ബ്രഹ്മ സത് പ്രതിഷ്ഠാഹ. അവിടെ വ്യക്തമായി പറഞ്ഞു എന്താണ് സത്തിൽ അത് പ്രതിഷ്ഠിതമാണെന്ന് വെച്ചാൽ ഓതമായിരിക്കുന്നു. സത്തിൽ നിന്ന് ഇതിനെ വേർതിരിക്കാൻ ആർക്കും കഴിയത്തില്ല. പിന്നെ സത്സ്വരൂപമായി തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നു, ഉറച്ചിരിക്കുന്നു. ഇതിൽ സർവത്ര അനുസ്യൂതമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്താണ്. സത്തിൽ നിന്ന് ഇതിനെ വേർതിരിഞ്ഞാൽ ഇതില്ല, അങ്ങനെ ഒന്നില്ല. ഇതിൽ നിന്ന് സത്തിനെ വേർതിരിച്ചു നോക്കുക, മറ്റൊന്നും ശേഷിക്കത്തില്ല. ആകാശങ്ങൾ ഉസുമും പോലെ ആയിപ്പോ. അതുകൊണ്ട് പറയുന്നു എന്താണ് സത് ആയതനാഹ സത് പ്രതിഷ്ഠാഹ. പിന്നെ ചാതുക്യത്തെ ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതിനു മുമ്പ് സുഷുപ്തിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് സത്തിനെ കുറിച്ച് പറയുന്നത്. ഏകമേവ അദ്വിതീയം ബ്രഹ്മ, അവിടെ ഏകവും അദ്വിതീയവുമായ ബ്രഹ്മം മാത്രമായിരുന്നു. താൻ അവിടെ ഏകനായിരുന്നു, അദ്വൈതനായിരുന്നു, രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല എന്നെല്ലാം തൻ്റെ തന്നെ തനിക്ക് പരിചയമുള്ള തൻ്റെ സ്വരൂപത്തെ ആ സുഷുപ്തി സ്വരൂപത്തെ കാണിച്ചിട്ടാണ് പറയുന്നത്. ആ സത്ത് അവിടെ സത്തായിരുന്ന പരമാർത്ഥമായിരുന്ന ആ വ്യത്യാസം പറയുന്നതിന് വേണ്ടിയിട്ട് ഈ ജാഗ്രതത്തിൽ പരമാർത്ഥമല്ലാതിരിക്കുന്നു. അടുത്ത് പറയും അവിദ്യ എന്ന് പറയുന്ന ദേഹാഭിമാനമാണ്. ഈ ദേഹാഭിമാനത്തോടുകൂടി താൻ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ എനിക്ക് കേവലം സത്തായിരിക്കാൻ പറ്റുന്നില്ല, മറിച്ച് ഞാൻ അസത്തായി അറിയുന്നതും ചെയ്യുന്നുണ്ട്. ദേഹത്തിൽ അഭിമാനിച്ചിട്ടോ ഞാൻ ജനനവും മരണവും രോഗവും ദുഃഖവും എല്ലാം ഉള്ളവനാണെന്ന് തന്നെ അറിയുമ്പോൾ താനങ്ങനെ സത്താവും. അപ്പം നാനാവികാര വിചാരങ്ങൾക്ക് അധീനനായിരിക്കുന്ന തന്നെ ആ രൂപത്തിൽ അറിയുമ്പോൾ താൻ സത്തൽ. അതുകൊണ്ട് അവിടെ സുഷുപ്തി കാണിച്ചു. ഈ ഭാവങ്ങളൊന്നും അവിടെയില്ല, കേവല സത്തായിരുന്നു. അത് തന്നെ ബ്രഹ്മം, അത് തന്നെ തന്റെ പരമാർത്ഥ സ്വരൂപം. സത്പ്രതിഷ്ഠിത സത്പ്രതിഷ്ഠനായിരിക്കുന്നു, അതിൽ പൂർണ്ണമായി സമർപ്പിതനായിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴീ ജാഗ്രതത്തിലും ഈ കാണുന്നതെല്ലാം അതിൽ ആശ്രിതമായിരിക്കുന്നു. ഇതിനതിൽ നിന്ന് വേർതിരിച്ച പിന്നെ ഇങ്ങനെ ഒന്നില്ല, വേർതിരിച്ചാൽ തിരിയത്തില്ല, തിരിക്കാൻ പറ്റത്തില്ല. ആണ് സദായതനഃ സത്പ്രതിഷ്ഠശബ്ദേനൈവ ചൈഹ പുരസ്താദ് ഉപരിഷ്ടാശ്ച ബ്രഹ്മ സങ്കീർത്തിയത. ഇവിടെയാണെങ്കിലോ ഇനി മുമ്പും ഇതിനു ശേഷവും എല്ലാം ബ്രഹ്മത്തെ പറയുന്നു. പുരുഷ ഏ വേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം. അവിടെ പറയുന്ന ഈ ബ്രഹ്മത്തെ എങ്ങനെയാണ്? പുരുഷ ഏ വേദം സർവം, ഈ കാണുന്ന സർവവും പുരുഷൻ തന്നെയാണ്. ബ്രഹ്മം തന്നെയാണ് പുരുഷൻ എന്ന് പറയുന്ന ബ്രഹ്മം, അത് തന്നെയാണ് ഇത് സർവവും എന്ന് പറയുന്നത്. എന്ത് വിശ്വം എന്ന് വെച്ചാൽ സർവം, കർമ്മ എല്ലാ കർമ്മവും, തപ എല്ലാ തപസ്സും, പരമായിരിക്കുന്നത് അമൃതമായി മോക്ഷം എന്ന് പറയുന്നത്. അമൃതം എന്ന് വെച്ചാൽ മോക്ഷം, ബ്രഹ്മം തന്നെ ആണ് പറയുന്നത് ഇവിടെ. അദ്വൈതത്തിൽ മോക്ഷം ബ്രഹ്മം തന്നെ. എന്നുവെച്ചാൽ തന്റെ സ്വരൂപം തന്നെ പിന്നെ എങ്ങനെ അതിനെ പ്രാപിക്കും? മോക്ഷത്തെ ഒരിക്കലും പ്രാപിക്കും. എങ്ങനെ വേറൊരാളത്തെ എനിക്ക് മോക്ഷത്തെ തരും? ഇതാ നിനക്ക് മോക്ഷത്തിന്, നീ യോഗ്യനാണെന്ന് പറഞ്ഞ് മോക്ഷത്തെ തരാൻ പറ്റില്ല. തന്റെ സ്വരൂപത്തെ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് വാങ്ങുന്നവന്റെയും തരുന്നവന്റെയും സ്വരൂപമായിരിക്കുന്നു. അതുകൊണ്ട് അതിനെ തന്നെ പറഞ്ഞിരിക്കുന്നു, അത് പരമാണ്, അമൃതമാണ്, അത് തന്നെ തപസ്സതാണ്, ബ്രഹ്മം, അത് തന്നെ കർമ്മസ. അതിന്റെ സർവാത്മഭാവത്തെ കുറിച്ച് പറയാം. ഒരു ഭാഗത്തും നിഷേധിക്കും ഈ കർമ്മം, ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ്, കർമ്മത്തെ കുറിച്ച് പറയുന്ന വാക്കുകളെല്ലാം ഉപേക്ഷിക്കുക, വേദം വേണ്ട എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ് എല്ലാം. അത് തന്നെയാണ് ബ്രഹ്മൈവൈദം അമൃതം പുരസ്താ ബ്രഹ്മ അസ്ഥാ ബ്രഹ്മ ദക്ഷിണ ഉത്തരേണ. അവിടെ പറയുന്നു ബ്രഹ്മൈവൈദം അമൃതം, ബ്രഹ്മം തന്നെയാണ് മുക്തി. പുരസ്താത് പശ്ചാത് ദക്ഷിണത ഉത്തരേണ. കാരണം ഈ ബ്രഹ്മത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിലർ ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നത്. ഉത്തരായണ മാർഗത്തിലൂടെ ചെറുത് പോകുന്നു. ചെറുത് പറയുന്നു, ഞങ്ങൾ നേരത്തെ ബ്രഹ്മത്തെ പ്രാപിച്ച് മുക്തരായി പിന്നെ ഇവിടെ ഇപ്പോൾ മുക്തനായിരിക്കേണ്ട. ചെറുത് പറയുന്നു, അല്ല, ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ട് ഇനി ഭാവിയിൽ ബ്രഹ്മത്തെ നേടുന്നവരാണ്. ഇതെല്ലാം അബദ്ധം. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു ബ്രഹ്മേവേദ പുരസ്താത്, മുമ്പും പശ്ചാത്, ഇനി വരാൻ പോകുന്നു ബ്രഹ്മം തന്നെ. എന്നുവെച്ചാൽ പൂർവ അപര ഭേദം കൂടാതെ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ബ്രഹ്മം എന്നാണ്. അവനെ ബ്രഹ്മത്തെ നേരത്തെ സാക്ഷാത്കരിക്കുക, അതങ്ങനെ സാധിക്കും. നാളെ ഒരിക്കുക, സാക്ഷാത്കരിക്കുക, അതങ്ങനെ സാധിക്കും. മുമ്പും പിമ്പും അത് തന്നെയാണ്. ദക്ഷിണ ഉത്തരായണ മാർഗത്തിലൂടെ ഒന്നും അതിനെ സാധിക്കാനൊക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? അത് തന്നെയാണ് ദക്ഷിണവും ഉത്തരവും ആയിരിക്കുന്നത്. ദക്ഷിണായനവും ഉത്തരായണവുമായിരിക്കുന്നു അത് തന്നെ. സർവാത്മകം സർവസ്വരൂപത്തെ കാണിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഭാവനകളാണിത്. അങ്ങനെ പോയി ബ്രഹ്മത്തെ കാണാം, ഇങ്ങനെ പോയി ബ്രഹ്മത്തെ കാണാം. ഞാൻ ഇന്നലെ ബ്രഹ്മത്തെ കണ്ടു, നാളെ കാണും. ഇല്ല, അങ്ങനെയൊന്നും കാണാനും കേൾക്കാനും പറ്റിയൊന്നല്ല. അത് സർവാത്മകമാണ് എന്നർത്ഥം. തത്ര ആയതന ആയതന ഭാവശ്രവണ ആയതനം ആയതനവത് ആയതനത്തോട് കൂടിയത്, ഇങ്ങനെയെല്ലാം ശ്രുതി പറയുന്നുണ്ട്. ബ്രഹ്മം തന്നെയാണ് സർവത്തിനും ആയതനമായിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഒരാശ്രയം ഉള്ളതാണ്. അത് ആയതനവത് എന്ന് പറയുന്നു. പുസ്തകം മേശയെന്ന് പറയുന്ന ആയതനത്തോട് കൂടിയതാണ്. അതുകൊണ്ട് പുസ്തകത്തിൽ പറയും ആയതനവത്, മേശയെ പറയും ആയതനം ആശ്രയം. അതാണ് ആയതന ആയതനവത് ഭാവത്തെക്കുറിച്ച് ഇവിടെ ശ്രുതി പറയുന്നുണ്ട്. എല്ലാം സമർപ്പിതമായിരിക്കുന്ന ഒന്നെന്ന് പറയുമ്പോൾ ഇവിടെ സമർപ്പിതമാകാൻ വേണ്ടി കുറെ വസ്തുക്കൾ വേണ്ടേ? ഏകോ അദ്വൈതമാണെങ്കിൽ പിന്നെ ആര് എവിടെ സമർപ്പിതമാകും? അതിനു വേണ്ടിയിട്ട് ഒരു പ്രപഞ്ചം, പിന്നെ അത് സമർപ്പിതമായിരിക്കുന്ന ബ്രഹ്മം അതാണ്. അത്രത്ത് ആയതന ആയതനവത് ഭാവശ്രമണ സർവം ബ്രഹ്മേതിജ സമാനാധികരണ്യ. പിന്നെ വ്യക്തമായും പറയുന്നുണ്ട് സർവം ബ്രഹ്മ സമാനാധികരണത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. രണ്ടും തമ്മിൽ സമാനാധികരണ്യമാണ്. രണ്ടും തമ്മിൽ സമാനാധികരണം എന്ന് പറഞ്ഞാൽ എവിടെയാണ് സമാനാധികരണ്യം വരുന്നത്? രണ്ട് ശബ്ദങ്ങളും ഒരേ അർത്ഥത്തെ പ്രകാശിപ്പിക്കും, രണ്ടാകാൻ പാടില്ല. വഴി സമാനാധികരണ്യം വരും. രണ്ട് ശബ്ദങ്ങളും ഒരർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ അതങ്ങനെ പറയുന്ന എന്തുകൊണ്ട്? സർവം ബ്രഹ്മം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ വരുന്നത് ഈ കാണുന്ന നാമരൂപാത്മകമായിരിക്കുന്ന ഇതെല്ലാം എന്ന് പറഞ്ഞ് ഇതിനെ അംഗീകരിക്കും, പിന്നെ മറ്റൊരു ബ്രഹ്മം എന്ന് പറഞ്ഞ് മറ്റൊന്നിനെ അംഗീകരിക്കും. അങ്ങനെയല്ല. അങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു ആദ്യം നാമരൂപാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തേക്ക് അംഗീകരിക്കുന്നത്. എന്താ നാമരൂപാത്മകമായ പ്രപഞ്ചം? ആദ്യം മനസ്സിൽ പ്രപഞ്ച ഭാവന വരണം. പ്രപഞ്ച ഭാവന വരുമ്പോൾ എന്തോരും ഏതെങ്കിലും തരത്തിൽ പ്രപഞ്ചത്തിൽ ഒരു സത്യത്വത്തെ കാണും. ഈ പ്രപഞ്ചം എന്ന് പറയുന്നു, ഈ ഇവിടെ ഇങ്ങനെ ഈ സത്യമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം അത് ബ്രഹ്മമാണ്. നിങ്ങൾ കാണുന്നത് പോലെ ഉള്ള കേവലം നാമരൂപവും അല്ല, അങ്ങനെയല്ല. പ്രപഞ്ചമെന്ന് പറഞ്ഞാലും ബ്രഹ്മമെന്ന് പറഞ്ഞാലും ഒരർത്ഥമേ ധരിക്കാവൂ. എന്ത് പരമാർത്ഥം? സത്യം. അതാണ് സമാനാധികരണം എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചത്തിൽ വേറൊരർത്ഥത്തെ ധരിക്കുകയും ബ്രഹ്മം എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥത്തെ ധരിക്കുകയും ചെയ്യാൻ പാടില്ല. നമ്മൾ സാധാരണ ധരിക്കുന്നു. നമ്മൾ പ്രപഞ്ചമെന്ന് പറയുമ്പോൾ മിഥ്യയായ ഒരു വസ്തു എന്ന് ധരിക്കുകയും ബ്രഹ്മം എന്ന് പറയുമ്പോൾ സത്യമായി മറ്റെന്തോ എന്നും ധരിക്കുകയും ചെയ്യും. അങ്ങനെയല്ല. രണ്ടിലൂടെയും ഒരർത്ഥത്തെ ഗ്രഹിക്കുക, ഒരേ ഒരു തത്വം. അതാണ് ഇവിടെ പറയുന്നത് സമാനാധികരണ്യം എന്ന് പറയുന്നത്. അത് വിഷയഥാനേകാത്മകോപക്ഷ ശാഖ സ്കന്ധോ മൂലം ചേത്യവം നാനാരസോ വിചിത്രാത്മീത്യ ആശങ്ക സംബോധി തൻ നിർവർത്തയിതും സാവധാരണ തമേവ ഏകം ജാനത് ആത്മാനം. ഇവിടെ പറഞ്ഞല്ലോ ആകാശം, ദ്വിലോകം, പ്രാണന്മാർ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം, ഇതെല്ലാം ബ്രഹ്മമെന്ന് പറഞ്ഞു. ഏതുപോലെ ഒരു വൃക്ഷം ശാഖയുണ്ട്, അതിന് തായ്തടിയുണ്ട്, അതിന് വേരുകളുണ്ട്, പൂവുണ്ട്, കായുണ്ട്, ഇലയുണ്ട്, അതുപോലെ നാന എന്നാ അതല്ല, ഒന്ന് വൃക്ഷമാണ് താൻ. വൃക്ഷം എന്ന് പറയുന്നത് ഒന്നാണ്, പക്ഷെ അതിൽ തന്നെ നാനാ ഭാഗങ്ങളുണ്ട്. എന്നാൽ എല്ലാം കൂടെ ചേർന്നൊരു വൃക്ഷവുമാണ്. അതുപോലെ എന്താണ് ഈ നാമരൂപാത്മകമായ ശബ്ദ സ്പർശ രൂപ രസഗന്ധ നാനാഭാഗങ്ങൾ കൂടി ചേർന്ന ഒന്ന് ബ്രഹ്മം, അങ്ങനെയാണോ? അല്ല, ആ നാനാരൂപാത്മകമായിരിക്കുന്ന ബ്രഹ്മം തന്നെ, പക്ഷെ ആ നാനാരൂപങ്ങൾ കൂടി ചേർന്ന ഒന്നല്ല ബ്രഹ്മം. നാനാരൂപങ്ങളെ സംഘടിപ്പിച്ച് ബ്രഹ്മമാകത്തല്ല. നാനാരൂപങ്ങളെ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മം നശിക്കുന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയല്ല സമാനാധികരണമെന്ന് പറയുന്നത്. യഥാ അനേക നമുക്ക് പുച്ഛ, അനേക രൂപത്തിലുള്ള പുച്ഛം, ശാഖാസ്കന്ധ മൂലം, ഇങ്ങനെ നാനാതരത്തിലെത്തിയവം നാനാരസോ വിചിത്ര, നാനാരസത്തിൽ നാനാ സ്വഭാവങ്ങളോടുകൂടി വിചിത്രമായ ഒന്നാണ് ആത്മാവ്. അങ്ങനെയല്ല, അത് നാനാരസമല്ല, ഏകരസമാണ്, ഏകതത്വമാണ്. അതിൽ ഈഷദ് ഭേദം പോലും, ചെറിയൊരു ഭേദം പോലും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. ഏതുത്തം ഭവതി എന്ന കാര്യം പ്രപഞ്ചവിശിഷ്ട വിചിത്ര പറയുന്നു. ആത്മാവ് എന്ന് ധരിക്കുമ്പോ പ്രപഞ്ചവിശിഷ്ടമായ ആത്മാവ് എന്ന് ധരിക്കരുത്. പ്രപഞ്ചത്തോട് കൂടിയിരിക്കുന്ന ആത്മാവെന്ന് ധരിക്കരുത്. അവിടെ സമാനാധികളും വരത്തില്ല. പ്രപഞ്ചം എന്ന് പറഞ്ഞാലും ആത്മാവെന്ന് പറഞ്ഞാലും ഒന്നിനെ ധരിക്കണം. എന്ന് പറയുമ്പോ പരമാർത്ഥ സത്യത്തെ ധരിക്കുക, അതേ ഉള്ളൂ. പ്രപഞ്ചം എന്ന് പറഞ്ഞ് ധരിക്കാൻ വേറെ നമ്മുടെ ശേഷിക്കരുത്. പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് ആത്മാവെന്ന് പറഞ്ഞ് മറ്റൊരു വസ്തു ശേഷിക്കരുത്. രണ്ടിലൂടെയും ഒന്നിനെ ധരിക്കണം. ആണ് കാര്യപ്രപഞ്ച വിശിഷ്ടവും കാര്യപ്രപഞ്ചത്തോട് കൂടി ചേർന്ന വിചിത്ര നാനാരൂപത്തിലുള്ള ആത്മാ, അങ്ങനെ ഒരു ആത്മാവ് വിജ്ഞേയം അറിയേണ്ടതാണ് എന്ന് ധരിക്കുക. കിന്തർഹി, എന്തുകൊണ്ട് അങ്ങനെയൊന്നും ധരിക്കാൻ പാടില്ല? വിദ്യാകൃതം കാര്യപ്രപഞ്ചം വിദ്യയാ പ്രവിലാപയന്തം എന്തഹ തം ഏവ ഏകം ആയതനഭൂതം ആത്മാനം ജാനഥ ഏകരസം. അത് വ്യക്തമായി പറയുന്നു. കാര്യപ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? അവിദ്യാകൃതമാണ് കാര്യപ്രപഞ്ചം. അവിദ്യാകൃതം എന്ന് പറഞ്ഞാൽ കാര്യപ്രപഞ്ചം എന്ന് പറയുന്നത് സർവത്തിനെയും ഗ്രഹിക്കാം. അതിന് ഹിരണ്യഗർഭം തുടങ്ങി ഇങ്ങോട്ടുള്ള സർവവും കാര്യപ്രപഞ്ചമാണ്. കാര്യപ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നിടത്താണ് എല്ലാം. എന്തുകൊണ്ട്? ഭേദബുദ്ധിയോടുകൂടി ഗ്രഹിക്കുന്നു. ഇത് അത് എന്നുള്ള ഭേദബുദ്ധിയോടുകൂടി കാര്യപ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു. അങ്ങനെ അത് ഗ്രഹിക്കാൻ കഴിയും. അങ്ങനെ ഭേദപ്രപഞ്ചത്തോടുകൂടി ഗ്രഹിക്കുന്ന എന്തുകൊണ്ട്? ഭേദരഹിതമായ തത്വത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തതുകൊണ്ട്. പരമാർത്ഥ സത്യത്തെക്കുറിച്ചുള്ള ബോധം അവിടെ ഇല്ല. ബോധം അല്ലെങ്കിൽ വിദ്യ, അതില്ല. വിദ്യ ഇല്ലാതിരിക്കും മാത്രമല്ല വേറെ വിദ്യ വരികയും ചെയ്തു. നാനാത്വ ബോധം വരികയും ചെയ്തു, പ്രപഞ്ചബോധം വരികയും ചെയ്തു, പ്രപഞ്ച സത്യത്വ ബോധം വരികയും ചെയ്തു. അപ്പൊ രണ്ട് കാര്യങ്ങളൊന്ന്, അവിടെ പരമാർത്ഥബോധം ഉണ്ടായിരുന്നില്ല, മറ്റൊന്ന് പ്രപഞ്ചബോധം വന്നു. ഈ രണ്ടും കൂടെ കൂടിച്ചേർന്നപ്പോൾ എന്തായി? അവിദ്യാകൃതമായി പ്രപഞ്ചം ഇവിടെ ഈ തത്വത്തിൽ. തത്വത്തിൽ അവിദ്യാകൃതമാണ് പ്രപഞ്ചം, അതാണ് അവിദ്യാകൃതം കാര്യപ്രപഞ്ചം. അതിനെന്ത് വേണം? വിദ്യാ പ്രവിലാപയന്തഹ, വിദ്യ കൊണ്ട് അതിനെ ഇല്ലാതാക്കണം. അതേ ഉള്ളൂ, വിദ്യ ഉള്ളതുകൊണ്ട്. അവിദ്യ കല്പിതമായതിനെ ഇല്ലാതാക്കാൻ വിദ്യയെ വഴിയുള്ളൂ. പരമാർത്ഥ ജ്ഞാനം. നമ്മൾ പറഞ്ഞത് പ്രവിലാപയന്തം, വിലയിപ്പിക്കുക. വിലയിപ്പിക്കുക എന്ന് വെച്ചാൽ പ്രപഞ്ചത്തെ വിലയിപ്പിക്കാൻ ഏതാ സ്ഥാനം? അതിനൂടെ പറയുന്നു പ്രവിലാപയന്തഹ തം ഏവ ഏക ആയതനഭൂതം, ആ ഏകാശ്രയമായിരിക്കുന്ന ആത്മാനം ജാനഥ അറിയുക. അപ്പൊ അറിവിലൂടെയാണ് അതിനെ വിലയിപ്പിക്കുന്നത്. പരമാർത്ഥത്തെ അറിയുമ്പോൾ ആ അറിവിൽ ആണ് അത് വിലയിച്ചു പോകുന്നത്. അല്ലാതെ ബാഹ്യമായൊരു വിലയനമില്ല. ജലത്തിൽ വിലയിപ്പിക്കുന്ന പോലെ തന്നെ വിലയിപ്പിക്കാൻ പറ്റത്തില്ല. വിലയിക്കുന്ന ആശയത്തിലാണ് അത് വിലയിക്കുന്നത്. തത്വത്തെ അറിയുമ്പോൾ പിന്നെ ഇവിടെ തത്വമല്ലാത്തതിന് നിലനിൽക്കാൻ സ്ഥാനമില്ല. അതാണ് അതിൻ്റെ വിലയനം എന്ന് പറയുന്നത്. അത് നിലനിൽക്കുന്നില്ല. അത് രജ്ജുവിനെ അറിയുമ്പോൾ സർപ്പം നിലനിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ, സ്വർണത്തെ അറിയുമ്പോൾ ആഭരണം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ പ്രവിലാപനം. സമേകായതന ഭൂതം ആത്മാനം ജാനഥ. അപ്പൊ അതിന് അറിവാണ് എന്റെ വഴി. വിലയിപ്പിച്ചിട്ട് അറിയുക എന്ന് പറയും. എന്നുവെച്ചാൽ രണ്ട് കാര്യങ്ങളല്ല. അറിവിൽ തന്നെ വിലയിക്കുന്നു. അറിവല്ല വേറെ വഴിയും ഈ പ്രപഞ്ച വിലയനത്തിൽ. അപ്പോൾ അറിവിൽ വിലയിക്കുക എന്ന് പറയുമ്പോൾ പ്രപഞ്ച സത്യത്തെ ബോധിക്കുക എന്നേ ഉള്ളൂ അറിവിൽ വിലയിക്കുക എന്ന് പറയുമ്പോൾ. അല്ല, അറിവിലങ്ങനെ വിലയിപ്പിക്കുന്നതിനുള്ള ഒരു ശേഷിയില്ല. എന്നാൽ ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കും, അറിവിൽ വിലയിപ്പിക്കുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് അത്? പലതരത്തിലും മനസ്സിലാക്കാം. അത് അസത്യമെന്ന് ബോധിക്കുക, പരമാർത്ഥമല്ലാന്ന് ബോധിക്കുക, പരമാർത്ഥം എന്തെന്ന് ബോധിക്കുക. ആ ബോധത്തിനനുസരിച്ചുള്ള, പരമാർത്ഥ ബോധത്തിന് അനുസരിച്ചുള്ള വ്യവഹാരം, സത്യത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം. ഒരു സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ, സത്യസാക്ഷാത്കാരം എന്ന് പറയുന്നുണ്ട്. അതിനാണ് പ്രപഞ്ച വിലയനം, സത്യസാക്ഷാത്കാരം എന്നൊക്കെ പറയും. എന്താ സത്യത്തെ ഒരുവൻ, പരമാർത്ഥ സത്യത്തെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ എന്താ എന്റെ സ്വാധീനം? കാരണം സത്യം എന്ന് പറയുന്നത് വ്യവഹാരാതീതമാണ്. ഇവിടെ പറയുന്ന സത്യം പരമാർത്ഥ സത്യം. വ്യവഹാരം എന്ന് പറയുന്നതോ ഇവിടെ പറയുന്ന അവിദ്യാവൃതം. അപ്പൊ സത്യ സാക്ഷാത്കാരത്തിന് വ്യവഹാരത്തിൽ വരുന്ന സ്വാധീനം എന്താണ്? സത്യത്തെയാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നതെങ്കിൽ, പരമാർത്ഥത്തെയാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന്റെ സ്വാധീനം വ്യവഹാരത്തിൽ വരണം. വ്യക്തിയുടെ അതിന്റെ സ്വാധീനം എന്ന് പറയുന്നത് സത്യവ്യവഹാരം തന്നെ. അത് തന്നെയാണ് അതിന്റെ സ്വാധീനം. ആ വ്യവഹാരത്തിൽ ആ സത്യം ഉണ്ടായിരുന്നു. വ്യവഹാരം എന്ന് വെച്ചാൽ അറിയാം, അത് പരമാർത്ഥമല്ല, വ്യാവഹാരികമാണ്. അതിൽ ആ സത്യത്തിന്റെ സ്വാധീനം ഉണ്ടായി വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും. സത്യത്തിന്റെ സ്വാധീനം ഉണ്ടാകും. കാരണം ആ പരമാർത്ഥ സത്യമാണ് ലോകത്തിൽ വ്യവഹാര സത്യമായി നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ പരമാർത്ഥ സത്യം എന്ന് പറയുന്നത് നിരപേക്ഷമാണ്, വ്യവഹാര സത്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണെന്നുള്ള വ്യത്യാസമേ. പക്ഷേ വ്യവഹാര സത്യം ആപേക്ഷികമാണെങ്കിലും വ്യവഹാരത്തിൽ നമ്മൾ സത്യം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കുന്നുണ്ട്. ലോക സത്യത്തെ അംഗീകരിച്ചാൽ പോകുന്നു, ലോക സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ചിട്ട് സത്യത്തെ ഗ്രഹിക്കുന്നുണ്ട്, സത്യത്തെ ഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്, അസത്യത്തെ തിരസ്കരിക്കുന്നുണ്ട്, ചിലർ അസത്യത്തെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ പരമാർത്ഥ സത്യത്തിന്റെ സ്വാധീനം എന്ന് പറയുന്ന വ്യവഹാരത്തിൽ വരുന്നത് എന്താണ്? അത് സത്യവാക്ക്, സത്യചിന്ത, സത്യപ്രവൃത്തി. അത് അവിടെ കാപട്ടിയതിനൊന്നും സ്ഥാനമില്ല, ഉണ്ടെങ്കിൽ അവിടെ സത്യസാക്ഷാത്കാരം ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ സ്വാധീനം വരുന്നത്, സത്ത് ചിത്ത ആനന്ദത്തിന്റെ സ്വാധീനം വരുന്നത് വ്യവഹാരത്തിൽ. അതുകൊണ്ടാണല്ലോ ബ്രഹ്മത്തെ സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ സാക്ഷാത്കാരത്തെ സത്യസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ പരമാർത്ഥ സത്യം എന്തായാലും ശരി, ആർക്കും സാക്ഷാത്കരിക്കാൻ കഴിയത്തില്ല. പക്ഷെ വ്യവഹാര സത്യത്തെ ഒരാൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. പരമാർത്ഥികമായ ബോധത്തെ ആർക്കും വിഷയമാക്കാൻ പറ്റത്തില്ല, പക്ഷേ വ്യവഹാരത്തിലെ ബോധം എല്ലാവർക്കും വിഷയമാണ്. പരമാർത്ഥികമായ ആനന്ദത്തെ ആർക്കും വിഷയമാക്കാൻ പറ്റത്തില്ല, പക്ഷേ വ്യവഹാരത്തിലെ ആനന്ദം എല്ലാവർക്കും അനുഭവമാണ്. അപ്പോൾ പരമാർത്ഥം ആ സച്ചിദാനന്ദ സ്വരൂപമാണെങ്കിൽ ആ സത്യസാക്ഷാത്കാരത്തിന്റെ സ്വാധീനം വ്യവഹാരത്തിലും വരണം സച്ചിദാനന്ദമായി. അപ്പോൾ അവിടെ എന്തു വരുന്നു? അവിദ്യ, അതിന്റെ പ്രവിലാപനം അത് സംഭവിക്കുന്നു. നേരെ വിപരീതമായി എന്ത് ചെയ്യുന്നു? സച്ചിദാനന്ദത്തിന്റെ സ്വാധീനം വരുന്നു. കിം ദർഹി അവിദ്യാകൃതം കാര്യപ്രപഞ്ചം വിദ്യാ പ്രവിലാപയൻ അവിദ്യാകൃതമായ പ്രവിലാലയന്ത. ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്, അവിദ്യാകൃതമായ ഈ കാര്യപ്രപഞ്ചത്തെ വിദ്യ കൊണ്ട് തിരസ്കരിച്ചിട്ട് വിലയിപ്പിച്ചിട്ട് തം ഏകമേവ ആയതിന ഭൂതമാത്മാനം ജാനഥ. അതാ പറയുന്നു, ഏകഭൂത ഏകരസമായിരിക്കുന്ന ആയതനമായിരിക്കുന്ന, പിന്നെ അതാണ് പറഞ്ഞത്, സത്യത്തിൽ അവൻ പ്രതിഷ്ഠിതനായിരിക്കുന്നു, അവന്റെ ആശ്രയം സത്യമായിരിക്കുന്നു, അതാണ് ആയതനം എന്ന് പറയുന്നത്. അപ്പോ സത്യത്തെ ആശ്രയിച്ചിരിക്കുന്ന അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആത്മാനം ജാനഥ, അങ്ങനെയുള്ള ആ തത്വത്തെ അറിയുക, ഏകരസം എന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വ്യവഹാരത്തിനും സത്യത്തിനും ഒരു പ്രാധാന്യമുണ്ട്. സത്യം എന്ന് പറയുന്ന അവാങ്മനോഗോചരമാണ് പരമാർത്ഥം. പക്ഷെ അവാങ്മനോഗോചരമായിരിക്കുന്ന ചിത്തിന്റെ സ്ഫുരണം, അതാണ് വ്യവഹാരത്തിൽ ജ്ഞാനമായി വരുന്നത്. ആത്മജ്ഞാനം, ആത്മബോധം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവാങ്മനോഗോചരമായിരിക്കുന്ന ആ സത്തിന്റെ സ്ഫുരണം ഈ ജാഗ്രത്തിൽ വ്യവഹാരത്തിൽ വരണം, സത്യയോടെ വരണം. അതുപോലെ ആനന്ദവും വരണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബാക്കിയുള്ളതിനെ പ്രവിലാപനം ചെയ്യുക, അസത്യം അനർത്ഥമായിരിക്കുന്നതിനെല്ലാം നിരാകരിച്ചിട്ട് സത്യത്തെ ഗ്രഹിക്കുക, ഏകരസമായിരിക്കുന്ന ആ സത്യത്തെ ഗ്രഹിക്കുക. അല്ല, ഇത് ഒരു കടങ്കഥ പറയും പോലെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ജാനത അറിയുക എന്ന് പറഞ്ഞാൽ അവൻ ഒരുവൻ അറിഞ്ഞു തന്നെ തീരണം. അവന്റെ അറിവിൽ ഇതെല്ലാം സംഭവിക്കണം. സത്യവും ജ്ഞാനവും ആനന്ദവും എല്ലാം അവന്റെ അറിവിൽ സംഭവിക്കണം. അല്ലെങ്കിൽ ഇത് വെറും കേട്ട് കേൾവി പോലെ കടങ്കഥ പോലെ ആയിരിക്കും. യഥാ യസ്മിൻ ആസ്തേ ദേവതഃ തദാനേ യുക്ത ആസനമേവ ആനയതി ന ദേവദത്തം തദ്വത് ആയതനഭൂതം സ്യ ഏകരസസ്യ ആത്മനോ വിജ്ഞേയത്വ ഉപദേശ്യതേ. പറയും, ആ ഇരിപ്പിടം ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിപ്പിടമേ കൊണ്ടുവരത്തുള്ളൂ, ആളിനെ കൊണ്ടുവരത്തില്ല. അവരിവിടെ ആയതനത്തെ ആയതനമായിരിക്കുന്ന സച്ചിദാനന്ദത്തെ ഗ്രഹിക്കാൻ പറഞ്ഞാൽ അവൻ ഗ്രഹിക്കുന്നത് സച്ചിദാനന്ദമായിരിക്കും, അല്ലാതെ ഇവിടെ അവിദ്യ ആരോപിതമായ ഒന്നിനല്ല അവൻ ഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ സത്യത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന ഒരുവന് സത്യത്തിലാണെന്ന് ഇഷ്ടം, അസത്യമായ കാര്യങ്ങളിലല്ല, അസത്യ വ്യവഹാരങ്ങളിലല്ല, അസത്യമായ പ്രാപഞ്ചികമായ വിഷയങ്ങളിലല്ല, സത്യത്തിൽ തന്നെയാണ് നിഷ്ഠ എന്ന്. അല്ലാതെ യസ്മിൻ ആസ്തി ദേവദത്ത തദാനയ, അവന്റെ ഇരിപ്പിടം കൊണ്ടുവരാൻ പറഞ്ഞാൽ അച്ഛനമേവ ആനേരിയ, ഇരിപ്പിടത്തെ കൊണ്ടുവരുന്നു എന്നാ ദേവദത്ത അവനെ അല്ല. അതുകൊണ്ട് ഏതിനെയാണോ ഗ്രഹിക്കാനും പറയുന്നത് അതിനെ തന്നെ ഗ്രഹിക്കുന്നു. തദ്വത് ആയതനഭൂത ശിവ ഏകരസ്യ, ഏകസ്വഭാവമുള്ള, ഏകസ്വഭാവം എന്ന് പറഞ്ഞാൽ സത്സ്വഭാവം, നിശ്ചയാത്മകമായ ജ്ഞാനമാണ് ഏകസ്വഭാവം എന്ന് പറയുന്നതാണ്. അവിടെ വികല്പങ്ങളില്ല, നിശ്ചയാത്മകമായ ജ്ഞാനം, അവിടെ ഭ്രാന്തിയില്ല. നിശ്ചയാത്മകമായ ബോധമെന്ന് പറയുമ്പോൾ അവിടെ ബോധമില്ലായ്മയില്ല. അത് ജ്ഞാനത്തെ സംബന്ധിച്ച് സംഭവിക്കുന്ന പോലെ തന്നെ സത്തിനെ സംബന്ധിച്ചും ആനന്ദത്തെ സംബന്ധിച്ചുമെല്ലാം സംഭവിക്കുന്നു. ജ്ഞാന നിഷ്ഠ എന്ന് പറയുന്നത് അപ്പൊ അവൻ ഗ്രഹിക്കുന്നത് പരമാർത്ഥത്തെ തന്നെയാണ്, പരമാർത്ഥമല്ലാത്തതിനല്ല. ആ ഏകരസസ്യ ആത്മനോ വിജ്ഞേയത്വ ഉപദേശം, ഇവിടെ അങ്ങനെ ഏകസ്വഭാവമുള്ള തത്വം, ഏകസ്വഭാവമുള്ളതാണെങ്കിൽ ആ തത്വത്തെ ബോധിക്കുന്നവന് ഏകസ്വഭാവമുള്ളവനായി. ആ ഏകസ്വഭാവം ഉള്ള ആ തത്വത്തിന്റെ വിജ്ഞേയത്വത്തെ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ തത്വബോധത്തിൽ എന്താണ് വികാരാനുത അഭിസന്ധസിച്ച അപവാദ ശ്രീയതേ, വികാരാനുതങ്ങളിൽ താല്പര്യമുള്ളവൻ, അതിൽ മുറുക പിടിക്കുന്നവൻ, അവന്റെ അപവാദം അവനെ നിഷേധിച്ചിരിക്കുകയാണ് ശ്രുതി. എന്താണ് മൃത്യോ സമൃത്യോ ആപ്നോതി ഏഹോ നാനയോ പശ്യതി, ഇവിടെ നാനാത്വത്തെ കാണുക, നാനാത്വത്തിനനുസരിച്ച് വിവരിക്കുക, നാനാത്വത്തെ പിന്തുടരുന്ന വാക്കും മനസ്സും ചിന്തയും എല്ലാം വച്ചു പുലർത്തുന്നവൻ എന്ത് ചെയ്യുന്നു, മൃത്യു സമൃത്യു ആപ്നോതി, അവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, നാനാത്വത്തെ കാണുന്നവൻ. അദ്വൈതത്തെ ബോധിക്കുന്നവനിൽ സ്വാധീനിക്കുന്ന അദ്വൈതമായിരിക്കും, അവന്റെ എല്ലാ വികാര വിചാരങ്ങളെയും സ്വാധീനിക്കുന്ന അദ്വൈതമായിരിക്കും. അല്ല, നാനാത്വത്തെയാണ് സാക്ഷാത്കരിക്കുന്നതെങ്കിൽ അവന്റെ എല്ലാ വികാര വിചാരങ്ങളെയും സ്വാധീനിച്ചിരിക്കുന്ന മൃത്യുവാണ്, അവൻ മരണത്തിന് നേരെയാണ് നടക്കുന്നത്, മറ്റവൻ മുക്തിക്ക് നേരെയാണ് നടക്കുന്നത്. അവൻ മുക്തൻ തന്നെയാണ്, എന്നാലും ഇവിടെയും പറയും ഭാഷ സാമാന്യ ഭാഷയനുസരിച്ച് അവൻ മുക്തിയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് പറയും. വിശേഷിച്ച് സഞ്ചരിക്കാനൊന്നുമില്ല, എന്നാലും അങ്ങനെ പറയും. എന്നുവെച്ചാൽ ആ ബോധത്തിൽ അവൻ ജീവിക്കുന്നത് മുക്തനായി തന്നെ, അവന്റെ സത്യമായ ബോധത്തെ ആശ്രയിച്ച് തന്നെയാണ് അവൻ. പിന്നെ അനർത്ഥത്തിനെയൊന്നും ആശ്രയിക്കുന്നില്ല, മറിച്ചാണെങ്കിലോ മൃത്യുവിനെ കുറിച്ച് പല ഭാഗത്തും പറയും, കേവല ശരീരനാശം എന്നുള്ള അർത്ഥത്തില്ല, ആ ബോധമില്ലായ്മ തന്നെയാണ്. ആ ബോധമില്ലായ്മയിലുള്ള ജീവിതം തന്നെ മൃത്യു, അല്ല ശരീരനാശരൂപത്തിലുള്ള മൃത്യുവല്ല. അവിടെ പിന്നെ ബോധമുണ്ടോ ഇല്ലയോ അതൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന് മൃത്യു സംഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? നാനാത്വ ബോധം കൊണ്ട്. പരമാർത്ഥ ബോധം കൊണ്ടാണെങ്കിൽ അവിടെ പ്രപഞ്ച പ്രവിലാപനം സംഭവിച്ചിരിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ പലതരത്തിലും വിശദീകരിക്കുന്നുണ്ട്.